ഗുരുകർമ്മ വിസ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 16-ാം അധ്യായം 7-ാം ശ്ലോകം. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഃ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. പ്രവൃത്തിം ച പ്രവർത്തനം യസ്മിൻ പുരുഷാർത്ഥ സാധനേ കർത്തവ്യേ പ്രവൃത്തി താം നിവൃത്തിം ച തദ് വിപരീതം യസ്മാദ് അനർത്ഥ ഹേതോ നിവർത്തിതവ്യം സ നിവൃത്തി താം ച ജനാഃ അസുരാഃ ന വിദുർന ജാനന്തി. ന കേവലം പ്രവൃത്തി നിവൃത്തി ഏവ തേ ന വിദുഃ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. അശൗച അനാചാര മായാവിനോ അനൃതവാദിനോ ഹി അസുരാഃ. ആസുര സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു. പ്രവൃത്തി നിവൃത്തി അത് പൊതുവായി വരുന്ന ഒരു തത്വമാണ്. അതറിയത്തില്ല എന്ന് മാത്രമല്ല, ന കേവലം തേ ന വിദുഹു അതറിയില്ല എന്ന് മാത്രമല്ല, അതറിയാതിരിക്കാതെ വളരെ ഗഹനമായൊരു വിഷയമാണ്. അത് അറിയാതിരിക്കുക എന്നുള്ളതല്ല. ന ശൗചം, ശൗചം എന്താണെന്ന് അറിയത്തില്ല. ശൗചത്തെക്കുറിച്ച് പലതവണ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാനസികമായ ശൗചം, രാഗദ്വേഷാദികളുടെ നിർമ്മാർജ്ജനം, ബാഹ്യമായ ശൗചം, ശരീരശൗചം, ഇതെല്ലാം മുമ്പ് പലതവണ ചർച്ച ചെയ്തതുകൊണ്ട് അതിവിടെ വിശദീകരിക്കുന്ന നാവിച്ച ആചാരവും ആചാരങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ആചാരങ്ങളെക്കുറിച്ച് പ്രധാനമായും പറയുന്ന സ്മൃതികളിൽ, പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ എല്ലാമാണ്. അവിടെ ആചാരം പ്രധാനമായിട്ടും വർണ്ണ ആശ്രമ ആചാരങ്ങളെക്കുറിച്ചാണ്. ഇന്ന വർണ്ണങ്ങൾ, ഇന്ന വർണ്ണത്തിൽപ്പെട്ടവർ ഇന്ന ആചാരം, ഇന്ന ആശ്രമത്തിൽപ്പെട്ടവർ ഇന്ന ആചാരം, ഈ രീതിയിൽ പറയുന്നുണ്ട്. ഈ ആചാരങ്ങളിലൊന്നും അവർക്ക് ശ്രദ്ധയില്ല. ഇന്ന സത്യം, അവർ സത്യത്തെ പാലിക്കാറില്ല. ഇന്ന വിദ്യത, അതൊന്നും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളല്ല. ആസുര സ്വഭാവമുണ്ടെങ്കിൽ അത് വിശദീകരിക്കുന്നു. അശൗച അനാചാര മായാവിനോ അനൃതവാദിനോ ഹി അസുരാഹ. അശൗചാഹ, ശൗചമില്ലാത്തവർ, അനാചാരാഹ, ആചാരഹീനന്മാർ, മായാവിന മായാവികൾ, അനൃതവാദിന ആചാരത്തെ പാലിക്കുന്നവനാണ് ആചാര്യൻ എന്ന് പറയുന്നത്, ആചാര്യന്മാരെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ആചാരത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് വിശേഷിച്ചും സദാചാരം എന്ന് പറയുന്നു. ആചാരത്തെ എങ്ങനെ അറിയും, എങ്ങനെ പാലിക്കും, അതിന് അതുകൊണ്ട് പറഞ്ഞ സദാചാരം. സദാചാരം എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിൽ, സത്തായിട്ടുള്ള ആചാരം, അസത്തല്ലാത്ത ആചാരം, പിന്നെ സത്തുക്കളുടെ ആചാരം, പൂർവ ആചാര്യന്മാരുടെ ആചാരം. അതനുസരിച്ച് സത്തുക്കൾ ആചരിക്കുന്ന നല്ലതായിരിക്കും. ആചാരം എന്ന് പറയുമ്പോൾ പ്രവൃത്തി, ചിന്ത, വാക്ക് എല്ലാം വരും ആചാരം. പ്രവൃത്തി മാത്രമല്ല, അപ്പോൾ സത്തുക്കളുടെ സത്തായിട്ടുള്ള വാക്ക്, ചിന്ത, പ്രവൃത്തി, അതാണ് ആചാരം. ആ ആചാരം ശീലിക്കണം എന്നാണ്. അത് വർണ്ണത്തിനനുസരിച്ച് പഴയകാലത്ത് പറഞ്ഞിരിക്കുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അവരുടെ ആചാരങ്ങൾ, പ്രവൃത്തികൾ ഇന്നതിന്നതൊക്കെയാണെന്ന് സ്മൃതികളിൽ മറ്റും നിശ്ചയിച്ചു വച്ചു. പിന്നെ മറ്റൊന്ന്, അതിൽ തന്നെ ആശ്രമ വ്യവസ്ഥ അനുസരിച്ച് ബ്രഹ്മചാരിയുടെ ആചാരങ്ങൾ ഇന്നതൊക്കെയാണ്. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് ബ്രഹ്മചാരിയുടെ ആചാരം, പിന്നെ ഗാർഹസ്ഥ്യത്തിൽ ഉള്ളവരുടെ ആചാരങ്ങൾ ഇന്നതൊക്കെയാണ്, പിന്നെ സന്യാസത്തിൽ ഉള്ള ആചാരങ്ങൾ ഇന്നതൊക്കെയാണ്. ആചാരങ്ങൾക്കും കാലം കൊണ്ടുള്ള വ്യത്യാസങ്ങൾ വരും. സന്യാസിമാരുടെ ആചാരങ്ങൾ സ്മൃതികളിലും മറ്റും പറഞ്ഞിരിക്കുന്നത് അതേപടി പാലിക്കുന്നതിന് ഇന്ന് പ്രായോഗികമല്ല. എന്നാൽ ആചാരങ്ങൾ കൊണ്ട് അവരുദ്ദേശിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ചില മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്നുള്ളതാണ് സന്യാസിമാരുടെ. ആത്മീയ സാധകന്മാരുടെയൊക്കെ ജീവിതത്തിൽ ആചാരം പ്രധാനമായും ഊന്നൽ നൽകുന്നതിനാണ്. അവരുടെ ജീവിതത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതായ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ഏത് കാലത്തും, അതിന് മാറ്റം വരുന്നില്ല. പഴയ കാലത്തായാലും ഇന്നത്തെ കാലമായാലും ശരി, ആ മൂല്യ സംരക്ഷണം എന്ന് പറയുന്ന കാര്യത്തിൽ വ്യത്യാസം വരുന്നില്ല. പക്ഷെ ബാഹ്യമായ ആചാരങ്ങളിൽ, വേഷവിധാനത്തിലും മറ്റും കാലം അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നു. എന്നാലും ആ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കാലോചിതമായ രീതിയിൽ ആചാരങ്ങളെ പരിഷ്കരിക്കുന്നതിനും തെറ്റില്ല. അതുകൊണ്ട് ആചാരങ്ങൾക്ക് ഏത് കാലത്തും പ്രാധാന്യം കാണും. അതിൻ്റെ രൂപഭാവങ്ങൾക്കെല്ലാം മാറ്റം വന്നാൽ ആസുര സ്വഭാവമുള്ളവരെന്ത് വരുന്നു, അത്തരം ആചാരങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ മായാവികൾ എന്ന് വെച്ചാൽ വഞ്ചകന്മാരാണ്. മറ്റുള്ളവരെ ചതിക്കുന്നതിനവർ ശ്രമിക്കും. അതെല്ലാം ആസുര സ്വഭാവമാണ് എന്നാണ്. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഹ ന ശൗചം നാഭി ചാചാരോ ന സത്യം തേഷു വിദ്യതേ അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത്കാമഹൈതുകം കിഞ്ച അസത്യം യഥാ വയം അനൃതപ്രായാഹ തഥാ ഇദം ജഗത്സർവം അസത്യം അപ്രതിഷ്ഠം ച നാസ്യ ധർമാധർമ്മോ പ്രതിഷ്ഠാതോ അപ്രതിഷ്ഠം ചേതി തേ ആസുരാജനാ ജഹത് ആഹുര അനീശ്വരം നച്ച ധർമാധർമ്മ സവ്യപേക്ഷകോ അസ്യ ശാസിത ഈശ്വരോ വിദ്യതേ ഇത്യതോ അനീശ്വരം ജഗതാ. ആസുര സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എടുത്തു കാണിക്കുകയാണ്. അതായത് ആസുര സ്വഭാവം ഏതുവരെ ആകാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സാധാരണഗതിയിൽ ആസുര സ്വഭാവത്തിൽ കാണുന്ന വിശേഷതകളാണ് മുമ്പ് പറഞ്ഞത്. പക്ഷെ അതിനും കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ അവരെന്ത് പറയുന്നു, അസത്യം യഥാവയം അനൃതപ്രായ തഥാ ഇതം ജഗത്സർവം. സാധാരണ പറയാറുണ്ട് ജനങ്ങളെന്താണോ, നിങ്ങളെന്തുകൊണ്ട് അസത്യം ആചരിക്കുന്നു, നിങ്ങളെന്തുകൊണ്ട് ധർമ്മത്തെ ആചരിക്കുന്നില്ല പറയും. ഈ ലോകം മുഴുവൻ അസത്യപ്രായമാണ്, ഈ ലോകത്താരും തന്നെ ധർമ്മം ആചരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരാൾ ധർമ്മം ആചരിച്ചിട്ട് വിശേഷിച്ച് എന്താ പ്രയോജനം, ഞാൻ മാത്രം സത്യം പറഞ്ഞിട്ട് എന്താ പ്രയോജനം, ലോകം അങ്ങനെ ആയതുകൊണ്ട് ഞാനും ഈ ലോകത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് ഞാനും അതിനൊപ്പം പോകുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ബുദ്ധിമുട്ട് ആണ്, അതുകൊണ്ട് ലോകത്തിൽ കുറേ കള്ളത്തരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കള്ളത്തരമില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് തൻ്റെ അസത്യത്തെ അനർത്ഥത്തെ ന്യായീകരിക്കാനാണ് അസത്യ വാസനകൾ അനർത്ഥ സംസ്കാരമുള്ള ആൾക്കാരെല്ലാം ചെയ്യുന്നത്. അത് ആസുര സ്വഭാവം എന്നാണ്, അത് പാടില്ല എന്നുള്ളതാണ്. ലോകം ഒരിക്കലും അസത്യത്തെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. ലോകത്തിൽ ഒരു പക്ഷേ ഭൂരിപക്ഷവും അസത്യത്തെ ആശ്രയിച്ചേക്കാം. പക്ഷെ അസത്യം ലോകത്തിൽ നിലനിൽക്കുന്നതുപോലെ അതിലുപരിയായി സത്യത്തിനും ലോകത്തിൽ നിലനിന്നേ പറ്റൂ. ലോകത്തിൽ അസത്യത്തിന് ബാഹുല്യം വന്നാലും സത്യത്തെ പിന്തുടരുന്നവരുണ്ടാകും, ഉണ്ടായേ തീരും. ഒരാളായിട്ട് മാത്രമായിരിക്കില്ല, അതാണ് അസത്യം. അധർമ്മം വർദ്ധിക്കുമ്പോൾ ഭഗവാൻ തന്നെ വരുന്നു സത്യത്തെ പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് ലോകം മുഴുവൻ അസത്യമാണ്, അതുകൊണ്ട് താനും അസത്യത്തിൻ്റെ പക്ഷത്ത് ചേർന്നേ കഴിയൂ എന്ന് പറയുന്നത് കേവലം സ്വന്തം അസത്യ താല്പര്യങ്ങളെ പോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് അനുദപ്രായമാണ് ലോകം, അതുകൊണ്ട് ഞാനും അങ്ങനെയാണ് എന്ന് കരുതുന്നത് ശരിയല്ല. അത് ആസുര സ്വഭാവമാണ്, അതിനെ എടുത്തു കാണിക്കുകയാണ്. നാസ്യ ധർമാധർമ്മ പ്രതിഷ്ഠ അതോ അപ്രതിഷ്ഠം ചെയ്തി ത്യാസുരാജനാഹ ജഗദാഹുരനീശ്വരൻ. ഇവിടെ ധർമ്മവും അധർമ്മവും ഇല്ല, തനിക്കെന്ത് തോന്നുന്നു അതാണ് ശരി. അതിനുപരിയായിട്ട് ആചാര്യന്മാർ ധർമ്മം അധർമ്മം എന്നിങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടില്ല. ശാസ്ത്രം പറയുന്ന എന്താണ്, പൂർവാചാര്യന്മാരുടെ വ്യവസ്ഥകളാണ്. ധർമ്മത്തെ സംബന്ധിച്ചും അധർമ്മത്തെ സംബന്ധിച്ചും ഇങ്ങനെയായിരിക്കണം, ഇതനുസരിച്ച് പോകണം, അത് പാലിക്കാൻ ഈ മനുഷ്യരെല്ലാം ബാധ്യസ്ഥരാണ്, ഇതാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷെ അത് ആസുര പ്രകൃതി അത് സ്വീകരിക്കത്തില്ല, തനിക്ക് ശരിയെന്ന് തോന്നുന്നു മാത്രം ചെയ്യും. എന്തുകൊണ്ടവർ പറയുന്നു ജഗത് അനീശ്വരം, ഈശ്വരപ്രവക്തമാണ് വേദം, ആ വേദത്തെ സംരക്ഷിക്കുന്നവരാണ് ഋഷിമാര്, അവരുടെ വാക്കുകൾ അവർ ധർമാധർമ്മങ്ങളെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അനീശ്വരം ഈശ്വരനില്ല എന്ന് പറയുന്നു. ഈശ്വരനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ധർമാധർമ്മ വ്യവസ്ഥകളെ അംഗീകരിക്കേണ്ടി വരും. കാരണം ഈശ്വരൻ ഋഷിമാർക്ക് വെളിപ്പെടുത്തിയതാണ് ധർമാധർമ്മങ്ങളുടെ രഹസ്യം. ഋഷിമാരുടെ അഭിപ്രായങ്ങൾ അതാണ് പിൽക്കാലത്ത് ശാസ്ത്രമായി രൂപപ്പെട്ടത്. അപ്പോൾ അതിനെ അംഗീകരിച്ചേ പറ്റൂ. അതാണ് പിന്നീട് വന്ന ഗുരുക്കന്മാരെല്ലാം പിന്തുടരുന്നത്, ആ വേദ താല്പര്യമാണ്. അതുകൊണ്ട് അതിനെ സ്വീകരിച്ചേ പറ്റും. പക്ഷെ അത് ജഗത്തിന് ശാസ്യതാവായി, എന്നുവെച്ചാൽ ജഗത്തിന്റെ നിയന്താവായി ഒരു ഈശ്വരനെ അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അനീശ്വരൻ എന്ന് പറയും. ജഗത്തീശ്വരനില്ലാത്തതാണെന്ന് ഈശ്വരനെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഈശ്വരനെ നിഷേധിക്കാനും തുടങ്ങി. അതാണ് ഈശ്വരനെ നിഷേധിക്കുന്ന യുക്തിവാദവും മറ്റും. യുക്തിവാദം എന്ന് കേവലം പറഞ്ഞാലത് ഈശ്വരനെ നിഷേധിക്കുന്നതല്ല. കാരണം ഈശ്വരവാദികൾ ഈശ്വരന്റെ അസ്തിത്വത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതും യുക്തിവാദം കൊണ്ടാണ്. അതുകൊണ്ട് യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ നിഷേധിക്കുന്ന ഒരു തത്വശാസ്ത്രമാണെന്നൊന്നും അർത്ഥമില്ല. അത് പല യുക്തിവാദങ്ങളിലുള്ളതിൽ ചിലത് ഈശ്വരനെ നിഷേധിക്കാനും ശ്രമിക്കുന്നു. ഭാരതത്തിലാണെങ്കിലോ ചാർവാകന്മാരാണ് ഈശ്വരനെ നിഷേധിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. വാസ്തവത്തിൽ ചാർവാകന്മാരുടെ പ്രധാന ഉദ്ദേശം ഈശ്വരനെ നിഷേധിക്കുകയല്ല. ചാർവാകന്മാർ പ്രധാനമായും നിഷേധിക്കുന്ന വേദത്തെയാണ്, വേദത്തെ നിഷേധിക്കുകയാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ വൈദികന്മാരിൽ തന്നെ ഈശ്വരനെ അംഗീകരിക്കാത്തവരുണ്ട്, ഈശ്വരന്റെ ആവശ്യമില്ലാന്ന് കരുതുന്ന വൈദികന്മാരുണ്ട്. അതുകൊണ്ട് വേദത്തെ നിഷേധിച്ചുകൊണ്ട് അത് ഈശ്വര നിഷേധമാകുന്നില്ല. ചാർവാകന്മാർ പ്രധാനമായിട്ടും ഈശ്വരൻ നിഷേധിച്ചു. എത്രയോ വേദസ്യ കർത്താർ ഭാണ്ഡധൂർത്ത നിശാചര, അവർ പറയുന്നതാണ് ഈ വേദത്തിന്റെ കർത്താക്കൾ വേദമുണ്ടാക്കിയത് ഭാണ്ഡ നിശാചര ധൂർത്തന്മാരാണെന്ന് വെച്ചാൽ കൊള്ളരുതാത്തവരാണ് എന്ന് ചുരുക്കത്തിൽ, വഞ്ചകന്മാരാണ് എന്നും മറ്റും പറഞ്ഞവർ വേദത്തെ നിഷേധിച്ചു. അപ്പോൾ വേദത്തെ നിഷേധിക്കുമ്പോൾ ഈശ്വര നിഷേധം അവിടെ പ്രധാനമായി വരുന്നില്ല. കാരണം വേദത്തിൽ വൈദികന്മാരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന കർമ്മങ്ങൾക്കാണ്, ഈശ്വരനല്ല. വേദം ഈശ്വരനെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരാ ഭാഗത്തിനല്ല പ്രാധാന്യം കൊടുത്തത്. അവർ അതിൽ ഒരു വിഭാഗം ഹിംസാപ്രധാനമായ വൈദിക കർമ്മങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുകയും വേദം തന്നെ ദുഷിക്കുകയും ചെയ്തു. വേദത്തെ അവർ ദുഷിപ്പിച്ചു. വേദം സ്വയം ദുഷിച്ചതല്ല, വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ദുഷിപ്പിച്ചു. ആ ദോഷയുക്തമായ വേദം ആണ് ചാർവാകന്മാർ നിഷേധിച്ചത്. ആ വേദത്തിലെ ഈശ്വരനെ വെളിപ്പെടുത്തുന്ന വാക്യങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും ചാർവാകന്മാർ നിഷേധിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചാർവാകന്മാർ ചർച്ച ചെയ്തിട്ടുകൂടിയില്ല. ആത്മാവിന്റെ അസ്തിത്വത്തെ അവർ നിഷേധിക്കുന്നുണ്ടെങ്കിലും അത് വേദം വെളിപ്പെടുത്തിയ രീതിയിലല്ല. അതുകൊണ്ട് ചാർവാകന്മാർ പ്രധാനമായിട്ടും വൈദിക കർമ്മകാണ്ഡത്തെയാണ് നിഷേധിച്ചത്. അത് വൈദിക കർമ്മകാണ്ഡത്തെ മറ്റൊരു തരത്തിൽ, ചാർവാകന്മാർ നിഷേധിച്ച രീതിയിലല്ലെങ്കിലും വേറെ തരത്തിൽ ശങ്കരാചാര്യൻ നിഷേധിച്ചു. അപ്പോൾ അത് പലർക്കും നിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആ കർമ്മകാണ്ഡത്തിൽ വളരെയധികം ചൂഷണങ്ങൾ പ്രധാനമായിട്ടും വളരെയധികം അന്ധതയും പിന്നീട് കലർന്നുകൂടി ആ രീതിയിൽ വേദങ്ങളെ വ്യാഖ്യാനിച്ച് പലരും അതിനെ ദുരുപയോഗപ്പെടുത്തി. അപ്പോൾ ആ വേദത്തിനെതിരായ ഒരു ചിന്ത വന്നതാണ് ഈ ചാർവാകന്മാരും മറ്റും. അതിനെ തന്നെ വേറെ തരത്തിൽ ശങ്കരാചാര്യൻ നിഷേധിച്ചു. അതിനെ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ ബുദ്ധൻ നിഷേധിച്ചു, ബൌദ്ധന്മാർ നിഷേധിച്ചു. അപ്പോൾ വേദത്തെ നിഷേധിച്ചവർ വളരെ പേരുണ്ട്. പക്ഷെ അത് പ്രധാനമായിട്ട് ഈശ്വര നിഷേധം എന്ന് പറയാൻ പറ്റത്തില്ല. ഈശ്വരനെ ചാർവാകന്മാർ ആത്മാവിനെ നിഷേധിക്കുന്നുണ്ട്, അതായത് ഭൂതങ്ങൾ, നാല് ഭൂതങ്ങൾ കൂടി ചേർന്ന് അതിൽ നിന്നുണ്ടാകുന്ന ഒരു ശക്തിവിശേഷമാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ അവർ ആത്മാവിനെ അംഗീകരിക്കുന്നു. എന്താണോ അത് ഉപനിഷത്തുകളിൽ വെളിപ്പെടുത്തിയ രീതിയിലുള്ള ആത്മാവല്ല. സർവന്മാർ പറയുന്ന എന്താണ്, ആത്മാവുണ്ട്, അത് പക്ഷേ ഭൂതങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ശക്തിവിശേഷമാണ്. അപ്പോൾ ഭൂതങ്ങളിൽ നിന്ന് ഭിന്നമായി ഭൂതങ്ങൾ കൂടിച്ചേർന്ന ഒരു ശക്തിവിശേഷമായ ആത്മാവിനെ അംഗീകരിച്ചിട്ട് അതിനപ്പുറം ആത്മാവെന്ന് പറയുന്നൊരു തത്വമില്ലെന്നേ അവർ പറയുന്നു. അതുകൊണ്ട് പരമാർത്ഥത്തിൽ ആത്മാവിനെയും ചർവന്മാരും നിഷേധിക്കുന്നില്ല, പക്ഷെ കർമ്മങ്ങളെ നിഷേധിക്കുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ളതാണ് എന്നവരും നിഷേധിച്ചു. എന്തുകൊണ്ട് നിഷേധിച്ചു? ഈ കർമ്മങ്ങളെല്ലാം മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ട്. പുരോഹിതന്മാര് ഈ യാഗങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യം കൊടുക്കുകയും രാജാക്കന്മാരോടെല്ലാം ഈ യാഗം നടത്തുന്നതിന് വേണ്ടി ശത്രുരാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ധനം സംഭരിച്ച് യാഗം നടത്തി ബ്രാഹ്മണന് ദക്ഷിണ കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതൊരു വലിയ രാജാക്കന്മാരുടെയൊക്കെ ലക്ഷ്യം തന്നെ എന്താണ്, യാഗം നടത്തുക. യാഗം നടത്താൻ വേണമെങ്കിൽ എന്ത് വേണം, ധനം വേണം. ധനം എവിടെ നിന്ന് കിട്ടും? കാരണം സമ്പൂർണ്ണ ദാനം ചെയ്യുന്നു. അപ്പം അന്യരാജ്യങ്ങൾ ആക്രമിക്കുക, അവിടെ നിന്ന് ധനം സമ്പാദിക്കുക, എന്നിട്ട് ശക്തിയുള്ളവൻ ശക്തി കുറഞ്ഞവൻ ആക്രമിച്ച് നശിപ്പിക്കും, ആ ധനമെല്ലാം സംഭരിക്കും. ഈ ധനമെല്ലാം എങ്ങനെ ചെലവഴിക്കണം, ഇതെല്ലാം പുരോഹിതന്റെ കൈ പോകണം. വിചാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരും പറയണം, ഇത് ചരിത്രമാണ്. ഇതിനെയാണ് ചാരവാകന്മാർ നിഷേധിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചൂഷണത്തിൽ ഈശ്വരനെ യുക്തിവാദത്തിൽ മറ്റും നിഷേധിക്കുന്നത് വാസ്തവത്തിൽ ഈ ഭാരതീയമായൊരു ഈശ്വര സങ്കല്പത്തെ അല്ല നിഷേധിക്കുന്നത്. ഇവിടുത്തെ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് അവർ അത്തരക്കാർ കാര്യമായി മനസ്സിലാക്കിയിട്ടില്ല. അത് ഈ പാശ്ചാത്യമായ ഈശ്വര സങ്കല്പത്തെയാണ് യുക്തിവാദികളെല്ലാം നിഷേധിക്കുന്നത്. അത്തരം ഈശ്വര സങ്കല്പത്തിന് ഇവിടെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇവിടെ അത്ര ഈശ്വര സങ്കല്പങ്ങളില്ലാതെ ഇല്ല. അവിടെ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് കേവലം വിശ്വാസം. അവിടുത്തെ ഈശ്വര സങ്കല്പത്തിന് വിശ്വാസമാണ്, വിശ്വാസത്തിനാണ് പ്രാമുഖ്യം. രണ്ടാം സ്ഥാനമുള്ള അനുഭവത്തിൽ വിശ്വാസം, പിന്നെ ഗ്രന്ഥം. അവർ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തിന് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നു. ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഗ്രന്ഥത്തിനെ വിശ്വസിച്ച് അവർ ഈശ്വരനെ വിശ്വസിക്കുന്നു. അതിനാണ് യുക്തിവാദികൾ നിഷേധിച്ചത്. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈശ്വരനുണ്ടെന്ന് അംഗീകരിക്കുക, അത് ആ പറയുന്നതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. അവർ പറയുന്നു ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ഈശ്വരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഈശ്വരനുണ്ടെന്നുള്ള എന്താണ് പ്രമാണം? അത് ഈ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം എവിടെ നിന്ന് കിട്ടി? നിങ്ങൾക്ക് അത് ഈശ്വരൻ പറഞ്ഞാണ്. ഈശ്വരൻ പറഞ്ഞതുകൊണ്ട് ആ ഗ്രന്ഥത്തെ അവർ അംഗീകരിക്കുന്നു, ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈശ്വരനെ അംഗീകരിക്കുന്നു. പരസ്പര സാപേക്ഷമാണ്. ഈ സാപേക്ഷതയാണ് യുക്തിവാദത്തിൽ നിഷേധിക്കുന്നത്. ഈശ്വരൻ എങ്ങനെ അവിടെ പറയുന്നു ഈശ്വരൻ ഈ മറ്റേതോ ഒരു ലോകത്തിലിരുന്ന് ഈ ജീവന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ജീവന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കുന്ന, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഈശ്വരനെ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈശ്വരനെ സംബന്ധിച്ചുള്ള ആ വ്യക്തിസങ്കല്പം, അത് മനുഷ്യൻ സ്വയം വ്യക്തി ആയതുകൊണ്ട് അവന്റെ ഭാവനയിൽ നിന്നുണ്ടായ അവനേക്കാൾ ശക്തിയും ബുദ്ധിയുമുള്ള ഒരു വ്യക്തിയെ കൽപ്പിക്കുന്നതിനുള്ള അവന്റെ ഭാവനയുടെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ഈശ്വരനെ നിഷേധിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു ഈശ്വരനെ നിഷേധിക്കുന്ന എളുപ്പമാണ്. കാരണം മനുഷ്യനൊരു വ്യക്തിയാണ്, അവൻ ഈശ്വരനെ തന്നെക്കാൾ കേവനായ ഒരു വ്യക്തിയാണെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്ര ഒരു വ്യക്തിയായിരിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരന് പ്രത്യേകിച്ച് ഒരു സ്ഥലം കൽപ്പിക്കുക, ആ സ്ഥലത്തിനൊരു പേരിടുക, സ്വർഗം. ഇങ്ങനെ കൽപ്പിക്കുന്നത് എന്നിട്ട് ആ ഈശ്വരൻ തന്നെ വെളിപ്പെടുത്തിയ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഈശ്വരനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഗ്രന്ഥത്തെ വിശ്വസിക്കുക. അതുകൊണ്ട് ആ ഗ്രന്ഥത്തിൽ ഈശ്വരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. ഈശ്വരനെ വിശ്വസിക്കുക, ഈശ്വരൻ പറഞ്ഞുകൊണ്ട് ആ ഗ്രന്ഥത്തെ വിശ്വസിക്കുക. ഈ തരത്തിൽ പരസ്പര സാപേക്ഷമായി പോകുന്നത് നിഷേധിക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് യുക്തിവാദത്തിൽ മറ്റ് ഈശ്വരനെ നിഷേധിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈശ്വര സങ്കല്പം എന്നുവെച്ചാൽ ഭാരതീയമായ ഈശ്വര സങ്കല്പം അങ്ങനെയാണ്. ഭാരതീയമായ ഈശ്വര സങ്കല്പത്തിൽ അതിന് മുഖ്യമായ സങ്കല്പത്തിൽ അവിടെ വ്യക്തിക്ക് സ്ഥാനമില്ല, വ്യക്തിഭാവമുണ്ട്. ഇവിടെ ഈശ്വരനെ തത്വമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്, വ്യക്തിയായിട്ടാണ് മുഖ്യമായിട്ട്. ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്നത്, ഇവിടെ ഈശ്വരനെ കുറിച്ച് അവിടുത്തെ ഈശ്വര അന്വേഷണവും ഇവിടുത്തെ ഈശ്വര അന്വേഷണവും തമ്മിലും വ്യത്യാസമുണ്ട്. ഇവിടെ ഈശ്വര അന്വേഷണത്തിന്, അവിടെ ഈശ്വരാന്വേഷണത്തിന് പ്രധാന പ്രേരകമായത് ഭയമാണ്. മനുഷ്യന്റെ ഭയത്തിൽ നിന്നാണ് അവർ ഈശ്വരനെ കണ്ടെത്തിയത്. ഇവിടെ അങ്ങനെയല്ല, ഈശ്വരനെ ഇവിടെ അന്വേഷിച്ചത് ജിജ്ഞാസയിൽ നിന്ന്. ഇവിടെ മനുഷ്യൻ ചിന്തിച്ചിട്ടാണ് ഈശ്വരനെ അന്വേഷിച്ചതും കണ്ടെത്തി. അവിടെ ഈശ്വരാന്വേഷണം എന്ന് പറയുന്നത് കേവലം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്, കേവലമായ വിശ്വാസം. ഇവിടെ ഈശ്വരനെ കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും സ്വ അനുഭവത്തിൽ നിന്നാണ്. അവിടെ അങ്ങനെയല്ല, കൂടുതൽ ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം ഭാവനയിൽ നിന്നാണ്. ഇങ്ങനെ ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഈശ്വര സങ്കല്പത്തെയാണ് യുക്തിവാദികളും മറ്റും നിഷേധിക്കുന്നത്. ഇവിടെ അനീശ്വരം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അവർ ഈശ്വരനെ അനീശ്വരനായി പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരനെ യുക്തി കൊണ്ട് നിഷേധിക്കാൻ എളുപ്പമാണ്, അത് സാധ്യമായ കാര്യമാണ്. പക്ഷെ അതിലൊരു പോരായ്മയുണ്ട്. എന്താണ്? ഈശ്വരനെ യുക്തി കൊണ്ട് സമർത്ഥിക്കാനും എളുപ്പമാണ്, രണ്ടും അനായാസമായി ചെയ്യും. ഒരാൾക്ക് ഈശ്വരനെ അനായാസമായി യുക്തി കൊണ്ട് സമർത്ഥിക്കാമെങ്കിൽ ഒരാൾക്ക് അത് അതേ അനായാസത്തോടുകൂടി തന്നെ അതിനെ സമർത്ഥിക്കാനും ചെയ്യും. അപ്പോൾ ഈശ്വരനെ യുക്തി കൊണ്ട് നിഷേധിക്കുന്നതോ ഈശ്വരനെ യുക്തി കൊണ്ട് സമർത്ഥിക്കുന്നതോ ഒരു വലിയ മഹത്തായ കാര്യമൊന്നുമല്ല. അത് കേവലം മനുഷ്യന്റെ ബുദ്ധിസാമർഥ്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈശ്വരന്റെ ആ നിലനിൽപ്പ്, അതിൻ്റെ സമർത്ഥനവും നിഷേധനവും ഒരിക്കലും യുക്തിക്ക് അധീനമല്ല. യുക്തിക്കും ബുദ്ധിക്കും പരിമിതികളുണ്ട്. എന്നിട്ട് ആ യുക്തി ബുദ്ധിയെ ആശ്രയിച്ചൊരാൾ നിഷേധിക്കുന്നതോ അല്ലെങ്കിൽ സമർത്ഥിക്കുന്നതോ. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ യുക്തിവാദത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും അവസാനം പറയും ഇതി ശ്രുതേഹി. ശ്രുതി ആശ്രയിക്കുന്ന അതുകൊണ്ടാണ്, കാരണം യുക്തിയിലൂടെ സമർത്ഥിച്ചാൽ യുക്തിയിലൂടെ നിഷേധിക്കാം, യുക്തിയിലൂടെ നിഷേധിച്ചാൽ മറ്റൊരു യുക്തിയിലൂടെ സമർത്ഥിക്കാം. അതുകൊണ്ട് യുക്തിയിലൂടെ ഒരു കാര്യത്തെ നിഷേധിക്കുകയോ സമർത്ഥിക്കുകയോ ചെയ്യുന്നത് അത് കേവലം ബുദ്ധിയുടെ ഒരു വൈദഗ്ധ്യമാണ്. അതിന് പ്രത്യേകിച്ച് യാതൊരു വിശേഷതയില്ല, യാതൊരു മഹത്വമില്ല. അതുകൊണ്ട് ഈശ്വരനെ നിഷേധിക്കുന്നു യുക്തിവാദികൾ എന്ന് വിചാരിച്ച് അത് ഈശ്വരന്റെ അസ്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. തന്റെ കേവലം ബുദ്ധിയുടെ ശേഷിയെ അളക്കുന്നതിനുള്ള ചില വിദ്യകൾ മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണ്, ഭാരതീയമായ രീതി എന്താണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഇവിടെ ചാർവാകന്മാർ ഈശ്വരനെ നിഷേധിക്കാൻ, ചാർവാകന്മാരുടെ സിദ്ധാന്തങ്ങൾ അത് അതേപടി ഒന്നും ഇന്ന് കിട്ടുന്നില്ല. മറ്റു പല ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ്, പുരാണങ്ങളിൽ നിന്നും മറ്റുമാണ് നമ്മൾ ചാർവാകന്മാരുടെ ഇത് മനസ്സിലാക്കുന്നത്. അവിടെ ഈശ്വരനെ അവർ കാര്യമായി നിഷേധിക്കുന്ന ഭാഗങ്ങളൊക്കെ വളരെ വിരളമാണ്. ചിലടത്ത് ആത്മാവിനെ അവർ വേറെ തരത്തിൽ അംഗീകരിക്കുന്നു, ഒരു തരത്തിൽ നിഷേധിക്കുന്നു എന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? കാരണം അത്തരത്തിലുള്ള ഒരു ഈശ്വര സങ്കല്പമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പം പ്രധാനമായിട്ടും കേവലം അനുഭവത്തിൽ അധിഷ്ഠിതമാണ്. ഇവിടത്തെ കുറിച്ചുള്ള ഇവിടത്തെ ഈശ്വര സങ്കല്പം, കാരണം ഇവിടെ മനുഷ്യന് അവന്റെ പരിമിതിയെക്കുറിച്ച് ബോധ്യപ്പെട്ടു. എങ്ങനെ? ഒന്ന്, ഈ പ്രപഞ്ചത്തിന്റെ മേൽ, പ്രകൃതിയിൽ മേൽ അവന്റെ സ്വാധീനം, പ്രകൃതിയെ നിയന്ത്രിക്കുന്നതിനുള്ള അവന്റെ കഴിവ് അത് വളരെ നിസ്സാരമാണ്, തുച്ഛമാണെന്ന് മനസ്സിലായപ്പോൾ അവന് ജിജ്ഞാസയുണ്ടായി, ഈ പ്രകൃതിയുടെ നിയന്താവാരാണോ? എന്തായാലും താനല്ല, തനിക്ക് ഈ പ്രകൃതി ശക്തികളെയൊന്നും നിഷേധിക്കാൻ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിന്റെ ഒരു നിയന്താവായ ഒരു നില നിഷേധിക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ അവൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മറ്റൊന്നും അവന്റെ ജീവിതം, മനുഷ്യനവന്റെ ജീവിതത്തിലും നിയന്ത്രണമില്ലാന്ന് മനസ്സിലായി. തന്റെ ജീവിതം തന്നെ തന്റെ ജീവിതം ശരിക്കും തന്റെ അറിവിനും തന്റെ ഇച്ഛയ്ക്കും തന്റെ കർമ്മത്തിനും അനുസരിച്ചാണ് തന്റെ ജീവിതം മുന്നോട്ട് പോയിരുന്നെങ്കിൽ പിന്നെ അവൻ ഈശ്വരനെ ഒരിക്കലും അന്വേഷിക്കായിരുന്നില്ല. കാരണം താൻ അറിയുന്നത്, താൻ ഇച്ഛിക്കുന്നത് തന്റെ പ്രവൃത്തിയിലൂടെ താൻ സാധിക്കുന്നു, അതിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകങ്ങളും ഇല്ല എന്ന് ഉറപ്പായിരുന്നെങ്കിൽ പിന്നെ ഈശ്വരന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വ്യക്തിനിഷ്ഠമായി തന്നെ അവൻ മനസ്സിലാക്കി, എന്താണ് തന്റെ ജീവിതത്തിൽ തന്നെ തനിക്ക് നിയന്ത്രണമില്ല, സ്വാധീനമില്ല, തന്റെ ഇച്ഛയുടെ പൂർത്തീകരണമല്ല ഈ ജീവിതം, ഇത് മറ്റാരുടെ ഇച്ഛയുടെ പൂർത്തീകരണമായിട്ടാണ് മനുഷ്യന്റെ ജീവിതം നടക്കുന്നത്. ഈ തരത്തിൽ മനുഷ്യൻ ചിന്തിച്ചിവിടെ ഒരന്വേഷിമാരെന്ന് പറയും. ആ അന്വേഷണം എങ്ങനെയാണ്? അന്ന് ഇന്നത്തെ പോലെ അന്വേഷണം നടത്തുന്നതിന് ബാഹ്യമായ ഉപാധികളില്ല, ഉപകരണങ്ങളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ തന്റെ ചിന്തയെ തന്നെ ആശ്രയിച്ചു, ചിന്തിച്ചതിനെക്കുറിച്ച് എന്താണ് ഈ മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, ഇതിന്റെ പിന്നിൽ എന്താണ്, ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന എന്താണ്? അത് ചില പാശ്ചാത്യരുമറ്റും പറയുന്നത് പോലെ ഭയത്തിൽ നിന്നാണ് ഈശ്വരചിന്ത ഉണ്ടായി എന്ന് പറയുന്നത് അസംബന്ധമാണ്, മരണചിന്തയിൽ നിന്നാണ് ഉണ്ടായത്. ഇതൊക്കെ പാശ്ചാത്യമായ രീതിയിൽ അതൊക്കെ ശരിയാണ്, മറ്റ് മതങ്ങളെ സംബന്ധിച്ച് അത് ശരിയാണ്, അവിടെയൊക്കെ ഈശ്വരചിന്തയുണ്ടായത് ഭയത്തിൽ നിന്നാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കോഹം, ഞാൻ ആരാണ്, കുത്തോ ജഗതിതം, ഈ ജഗത്തെവിടെ നിന്നുണ്ടായി, നമ്മൾ ശ്രുതിയിലെല്ലാം നോക്കി അതാ കാണുന്നത്, അല്ലാതെ ഭയത്തെ സൂചിപ്പിക്കുന്ന ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അവൻ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും ചിന്തിച്ചു. അപ്പോൾ അവൻ ചിന്തിച്ച് ചിന്ത വളരെ ഏകാഗ്രമായി, ബാഹ്യമായി അന്വേഷണം നടത്തുന്നതിനും മറ്റ് മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകാഗ്രമായി ചിന്തിച്ചപ്പോൾ എന്തായി, അത് തപസ്സായി. സതപസ്തത്വ ശ്രുതി പറയും, അവൻ തപസ്സനുഷ്ഠിച്ചു, അതാണ് തപസ്സ്, ഏകാഗ്രമായ ചിന്തയിലൂടെ. അപ്പോൾ ഏകാഗ്രമായ ചിന്തയിലൂടെ തപസ്സെന്ന് പറഞ്ഞപ്പോൾ അവന്റെ ആ ഏകാഗ്രതയിൽ അവൻ പ്രപഞ്ചത്തെ മറന്ന്, തന്റെ ചുറ്റുപാടുകളെ മറന്ന്, തന്റെ ജീവിത വ്യാപാരങ്ങളെല്ലാം മാറ്റിവെച്ച് അങ്ങനെ ഏകാഗ്രമായ തപസ്സിലൂടെ അവന്റെ അന്വേഷണം. അപ്പോൾ അവന്റെ മനസ്സെന്ത് ചെയ്തു, ഏകാഗ്രമായി മനസ്സതിന്റെ സ്ഥൂലമായ അവസ്ഥകളെയൊക്കെ പിന്നിട്ട് മനസ്സതിന്റെ സ്ഥൂലമായ തലങ്ങളിലേക്ക് പ്രവേശിച്ച് അപ്പോൾ അവിടെ അവന് പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടായി, അത് അവനെ പ്രപഞ്ചകാരണത്തിൽ കൊണ്ടെത്തിച്ചു. അതാണ് പിന്നീട് അഹം ബ്രഹ്മാസ്മി എന്നും പറഞ്ഞ് എന്നും മറ്റുള്ള അനുഭവങ്ങളിലേക്ക് അവനെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഈശ്വര തത്വത്തെ അവൻ അന്വേഷിച്ചതും കണ്ടെത്തിയതും തപസ്സിലൂടെയാണ്. അപ്പോൾ തപസ്സിലൂടെ ആ ഈശ്വരനെ കണ്ടെത്തലെന്ന് പറയുന്നത് തികച്ചും വൈയക്തികമായ അനുഭവമാണ്, യുക്തി കൊണ്ട് സമർത്ഥിച്ചതല്ല, കേവലം വിശ്വാസം കൊണ്ട് പ്രതിഷ്ഠിച്ചതുമല്ല, ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ ആധാരമാക്കി സ്വീകരിച്ചതുമല്ല ഈശ്വരനെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈശ്വരനെ സമർത്ഥിക്കുന്നതിനോ നിഷേധിക്കുന്നതിനോ ഇവിടെ യുക്തിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. ആചാര്യസ്വാമികൾ അതുകൊണ്ട് ശ്രുതി എല്ലാ ആചാര്യന്മാരും, നമ്മുടെ പ്രാമാണികന്മാരായ എല്ലാ ആചാര്യന്മാരും, ശങ്കരാചാര്യരായാലും രാമാനുജനായാലും മാധ്യനായാലും വല്ലഭനായാലും ആരായാലും, അവര് പ്രധാനമായി പറയുന്നതാണ് ശ്രുതി. ശ്രുതി എന്ന് പറയുന്ന എന്താ, പൂർവാചാര്യന്മാരുടെ അനുഭവം. അപ്പം അതിനെ അവർ അവലംബിക്കുന്നു, ആ തരത്തിലാണ് അതിനെ സ്വീകരിക്കുന്നത്. യശിയുടെ അനുഭവം യശു വെളിപ്പെടുത്തിയതാണ് ശ്രുതി. ഈശ്വരപ്രവർത്തനം എന്തുകൊണ്ട് പറയുന്നു, കാരണം ഈശ്വരൻ അവർക്ക് വെളിപ്പെടുത്തി, ഈശ്വര അനുഗ്രഹം കൊണ്ട് അവർക്കത് വെളിപ്പെട്ടു. അവരുടെ തപസ് തീവ്രമായപ്പോൾ എന്താണ് ഈ ജഗത്തിന് കാരണമായിരിക്കുന്ന ആ തത്വം തന്നെ തന്റെ സ്വരൂപത്തെ ആ ജീവന് വെളിപ്പെടുത്തി. അത് ശ്രുതിയായി. ആ ശ്രുതിയെ അവലംബിച്ചിട്ടാണ് എല്ലാവരും അവരവരുടെ തത്വങ്ങളെ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ യുക്തിവാദത്തിലൂടെ നിഷേധിക്കാനോ അംഗീകരിക്കാനോ ഇവിടെ വിശേഷിച്ചൊന്നുമില്ല. അതുകൊണ്ട് എന്നും ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് എന്നും വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. അത് അനുഭവത്തെ ഇവിടെ അത്തരം അനുഭവത്തെ നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ അത്തരം അനുഭവത്തെ മറ്റുള്ളവർക്ക് അത്തരം അനുഭവത്തെ കൊടുക്കുന്നതിന് ഇവിടെ ഗുരു പരമ്പര രൂപപ്പെട്ടത് അതുപോലെയാണ്. മറ്റു സ്ഥലത്തെങ്ങനെയാണ്? അവിടെ ഈശ്വര കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി അവരുടെ മതമുണ്ടായി, എന്ന് വെച്ചാൽ സംഘടിതമായ പ്രസ്ഥാനങ്ങളുണ്ടായി. ഇവിടെ മറിച്ച് അങ്ങനെയല്ല ഉണ്ടായത്. ഇവിടെ അങ്ങനെ സംഘടിതമായ സംരംഭങ്ങളല്ല. ഇവിടെ മറിച്ച് സംഭവിച്ചത് ഗുരു പരമ്പരകളുണ്ടായി, ഗുരുശിഷ്യപരം. അതുകൊണ്ടാണ് ഇവിടെ മതസംഘങ്ങളുണ്ടാവാം. ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഇത് ഈ ഈശ്വര തത്വം പ്രചരിച്ചു. അപ്പോൾ അത് ശിഷ്യൻ അതെങ്ങനെ അംഗീകരിക്കുന്നു? ഗുരു പറയുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു, ഗുരു പറയുന്ന അനുഷ്ഠാനങ്ങൾ ആചരിക്കുന്നു, അവനും ഈശ്വര തത്വത്തെ സ്വയം വെളിപ്പെടുന്നു. ലോകം ഇങ്ങനെ മാറി വരുന്നതിനനുസരിച്ച്, ലോകത്തിന്റെ ചിന്താഗതികൾ മാറി വരുന്നതനുസരിച്ച് ഈശ്വരനെ അനുകൂലിച്ചും ഈശ്വരനെ നിഷേധിച്ചും തത്വസംഹിതകളും ശാസ്ത്രങ്ങളും ഉണ്ടാവുക, അല്ലെങ്കിൽ ഈശ്വരന് പലതരത്തിലുള്ള നിർവചനങ്ങൾ, ഈശ്വര തത്വത്തെക്കുറിച്ചുള്ള പലതരത്തിലുള്ള പഠനങ്ങൾ, കാഴ്ചപ്പാടുകളെല്ലാം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ഈശ്വരവാദികളായ ആചാര്യന്മാരെല്ലാം ഇത്തരം നിരവധി ശാസ്ത്രഗ്രന്ഥങ്ങൾ എഴുതി. എന്തിനു വേണ്ടി? മനുഷ്യന്റെ ബുദ്ധി അതിൽ വികല്പങ്ങളുണ്ടായി, അവൻ ഈശ്വര മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടി. ഇതെല്ലാം അവന്റെ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരുവന്റെ മനസ്സിലുണ്ടാകാമെന്നുള്ള വികല്പങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആചാര്യസ്വാമികൾ പോലും ഇത്രയും വിപുലമായ ഭാഷ എഴുതിയതിന് ശേഷവും പറയുന്ന എന്താണ്? ഇതെല്ലാം ഞാൻ രചിച്ചത് മനുഷ്യന്റെ മനസ്സിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിരവധി വികല്പങ്ങളുണ്ടാകാം, സംശയങ്ങളുണ്ടാകാം, വിപരീത ബുദ്ധി ഉണ്ടാകാം, അതിനെല്ലാം നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതൊന്നും ശാസ്ത്രത്തെ നേരിട്ട് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനോട് മറ്റു പല അഭിപ്രായങ്ങളും പല ഭാഗത്തു നിന്നും കേൾക്കുമ്പോൾ അവന് തോന്നും എന്താണ്, താൻ സഞ്ചരിക്കുന്നത് ശരിയായ മാർഗത്തിലാണോ? അങ്ങനെ ഒരു സംശയം മനസ്സിലുണ്ടാകുമ്പോൾ അതിനെ ദൂരീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് യുക്തി ഉപയോഗിക്കുന്നത്, അല്ല ഈശ്വര തത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരുവൻ ആത്മാന്വേഷണത്തിലൂടെ കണ്ടെത്തുന്ന ഒരു തത്വമാണ്. അതുകൊണ്ടാണ് ഇതിന് സാക്ഷാത്കാരം എന്ന പേര് തന്നെ വന്നു. അത് വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. അത് കേവലം ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ ആശ്രയിച്ച് ഒരു ഗ്രന്ഥം പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആചാര്യൻ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. അവന് അങ്ങനെ ഒരു ഈശ്വര തത്വത്തെ ആത്മനിഷ്ഠമായി തന്നെ അന്വേഷിച്ച് അറിയുന്നതിന് അവനൊരു സ്ഥിരത വേണം, അവനൊരു ജാഗ്രത വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? അവൻ ഗുരുവിന്റെ വാക്കിനെ വിശ്വസിക്കുന്നു. അതും ഒരു ശാസ്ത്രഗ്രന്ഥത്തെ വിശ്വസിക്കുന്ന പോലെയുള്ളതല്ല. വിശ്വാസത്തിനവിടെ തനിക്ക് മുന്നോട്ട് സഞ്ചരിക്കുന്നതിനുള്ള ഒരു ഉറപ്പ്, അതിനുവേണ്ടി മാത്രമാണ് അവൻ വിശ്വാസത്തെ അവലംബിക്കുന്നത്. ഗുരുവിൽ വിശ്വാസം വേണം മാത്രം. അതും സ്വാനുഭവമായി പൊരുത്തപ്പെടുന്നിടത്തെ വിശ്വസിക്കുന്നുള്ളൂ, അല്ലാത്തടത്ത് വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നില്ല, അതുകൊണ്ട് വിശ്വസിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് വ്യക്തിനിഷ്ഠമായ അനുഭവം എന്നുള്ള നിലയ്ക്ക് ഈശ്വര തത്വത്തെ നമുക്ക് വാദിച്ച് സമർത്ഥിക്കേണ്ട ആവശ്യമില്ല, ആർക്കും അതിന് യുക്തിയിലൂടെ സമർത്ഥിക്കേണ്ട ആവശ്യം വരുന്നില്ല. സമർത്ഥിച്ചാൽ നിഷേധിക്കും, അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അത് ഈശ്വര തത്വത്തെ സംബന്ധിച്ചുള്ള കാര്യം. എന്നാൽ ഈശ്വരനെ സംബന്ധിച്ച് ഭാരതത്തിൽ തന്നെ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ വന്നിട്ടുണ്ട്. സച്ചിദാനന്ദ സ്വരൂപിയാണ് ഈശ്വരൻ, അത് ജഗദാധാരമാണ്, അത് തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിരിക്കുന്നത്. ഈ തരത്തിലുള്ള ഈശ്വര അതേപോലെ തത്വമായി സ്വീകരിച്ച് ഇപ്പോൾ അതിന് തർക്കത്തിന് സ്ഥാനമില്ല. പക്ഷെ ഈശ്വരനെ സംബന്ധിച്ച് അത്ര ഒരു സങ്കല്പം മാത്രമല്ല, ഈശ്വരനെ സംബന്ധിച്ച് ദേവതാ സങ്കല്പങ്ങളുണ്ട്, ബ്രഹ്മാ വിഷ്ണു മഹീശ്വരന്മാരായിട്ടും മറ്റും നിരവധി സങ്കല്പങ്ങൾ. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം നിലനിൽപ്പ്? ഇതും ഇതിന് സമൂഹത്തിൽ പ്രചാരമുണ്ടെങ്കിലും ഇതിൻ്റെ നിലനിൽപ്പ് ഒരിക്കലും വിശ്വാസത്തിലല്ല, ഇതും കേവലം വ്യക്തിനിഷ്ഠമായ അനുഭവത്തിലാണ്. കാരണം ഇവിടെ ഈശ്വരന് പല ഭാവങ്ങൾ എന്താണ്, ഈശ്വരനെ മനുഷ്യനായി മനുഷ്യരൂപത്തിൽ ആരാധിക്കുന്നു, കാരണം മനുഷ്യൻ അവൻ്റെ രൂപം തന്നെ ഉള്ള ഈശ്വരനെ ആരാധിക്കുന്നു, അതാണ്. അതിൽ തന്നെ എന്താണ്, മനുഷ്യനില്ലാത്ത ഭാവങ്ങളോടുകൂടി, മനുഷ്യൻ രണ്ട് കൈയാണെങ്കിൽ ഈശ്വരന് നാല് കൈ, മനുഷ്യന് ഒരു തലയാണെങ്കിൽ ഈശ്വരന് നാല് തല, ഈ തരത്തിൽ ഈശ്വരനെ ആരാധിക്കുന്നു. ഇനി ഈശ്വരനെ മനുഷ്യനായി മാത്രമല്ല, ഇവിടെ ഈശ്വരനായിട്ട് നായയെ ആരാധിക്കുന്നുണ്ട്, പശുവിനെ ആരാധിക്കുന്നുണ്ട്, കുരങ്ങനെ ആരാധിക്കുന്നുണ്ട്, ആനയെ ആരാധിക്കുന്നുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ആരാധനകളുണ്ട്. അപ്പൊ ഈശ്വരന് ഇത്തരത്തിലുള്ള നാനാ രൂപഭാവങ്ങൾ എങ്ങനെ വന്നു? അപ്പൊ ഈ ആരാധനയെ ഇന്ന് നിഷേധിക്കുന്നുണ്ട്. കേവലം വിശ്വാസത്തെ മാത്രം ആശ്രയിച്ച് ഈശ്വരന് എന്താണ്, ഒരു മനുഷ്യന്റെ ഭാവം വരാം, അല്ലെങ്കിൽ മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഭാവം വരാം, മനുഷ്യന്റെ ഗുണങ്ങളൊക്കെയുള്ള ഒരു വ്യക്തി, വ്യക്തിയുടെ രൂപം അറിയില്ല, പക്ഷെ അത്തരൊരു വ്യക്തിഭാവത്തെ സ്വീകരിക്കാം. പക്ഷേ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റൊരു ഭാവത്തെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവർ ഈ ഈശ്വര സങ്കല്പങ്ങളെയൊക്കെ നിഷേധിക്കുന്നത് സമൂഹത്തിൽ. എന്താണ് ഈ ഇവിടുത്തെ ഈശ്വര സങ്കല്പത്തിൽ ഇങ്ങനെയുണ്ട്, നായയും ഈശ്വരനായിട്ട് അങ്ങി പൂജിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ മ്ലേച്ഛമാണ്. ഒരു നിസ്സാരമായ ക്ഷുദ്രമായ ഒരു പ്രാണിയാണ്, അതിലെങ്ങനെ എങ്ങനെയാകാം എന്നുള്ളതാണ്, എന്നുള്ള തരത്തിൽ അതിനെയൊക്കെ നിഷേധിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ പുരാണങ്ങളിലും മറ്റും ഇത്തരം ഈശ്വര സങ്കല്പങ്ങളെ കുറിച്ച് മാത്രമാണ് വർണ്ണിക്കുന്നത്. അവിടെ ഈശ്വരനല്ലാത്ത ഒന്നുമല്ല, വൃക്ഷങ്ങളും ഈശ്വരനാണ്, വൃക്ഷങ്ങളെ ഈശ്വരനായിട്ട് ആരാധിക്കുന്നു. അപ്പൊ ഈ ഈശ്വര സങ്കല്പങ്ങൾ എങ്ങനെ വന്നു ചേരുന്നു? ഈ ഈശ്വര സങ്കല്പം വന്നതും ഈശ്വര അന്വേഷണത്തിൽ നിന്ന് തന്നെയാണ്, ആന്തരികമായ ഈശ്വര അന്വേഷണത്തിൽ ജിജ്ഞാസ ചെയ്യുന്നത്. അപ്പൊ ഈശ്വര തത്വത്തെ അന്വേഷിച്ച് ആന്തരികമായി സഞ്ചരിച്ചവർ, അവർക്ക് അവരുടെ അന്വേഷണം എപ്പോഴും എല്ലാവരുടെ അന്വേഷണവും അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ സങ്കല്പങ്ങൾ, അവരുടെ ഇച്ഛ, അവരുടെ ഭാവന, അവരുടെ അറിവ്, ഇതിനെ ആശ്രയിച്ചിട്ടാണ് ഓരോരുത്തരും അന്വേഷിക്കുന്നത്. അപ്പോൾ ആ അന്വേഷണങ്ങളിൽ അവർ മുമ്പോട്ട് പോയപ്പോൾ, അവൻ്റെ ഭൗതികമായ തലം വിട്ടപ്പോൾ, കാരണം ഭൗതികമായ തലത്തെ നമ്മൾ അന്വേഷിക്കുന്ന എപ്പോഴും ബാഹ്യമായ ഉപാധികളെ ആശ്രയിച്ചിട്ടാണ്. ഇതങ്ങനെയല്ല, ഇത് ഈശ്വരനെ കുറിച്ച് ആദ്യം തന്നെ അവനൊരു സങ്കല്പം ഉണ്ടായ എന്താണോ, ഈശ്വരൻ അതീന്ദ്രിയമാണ്. കാരണം ഇന്ദ്രിയ വിഷയമായിരിക്കുന്ന ഒന്നിനും അവന് അസാധാരണമായി ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി കാണാൻ പറ്റുന്നു. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലുതായി കാണുന്നു. കൊടുങ്കാറ്റും പേമാരിയും എല്ലാം അവന്റെ നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ള എല്ലാം, അധീനമാകാത്ത എല്ലാം എന്താണ്, ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈശ്വര തത്വം അങ്ങനെയല്ല, അതീന്ദ്രിയമായ ഒന്നായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഇവിടെ ഈശ്വരാന്വേഷണം തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈശ്വരാന്വേഷണം എന്ന് പറയുന്നത് അവൻ ആശ്രയിച്ച് കേവലം തന്റെ ചിന്തയാണ്, മനസ്സിൽ. മനസ്സെന്ന് പറയുന്ന ഒരേ ഒരു ഉപായം. ഈ മനസ്സ് അതെന്താണ്? അത് ഈ ബാഹ്യമായി കാണുന്ന പ്രപഞ്ചത്തിന്റെ, സ്ഥൂലമായി കാണുന്ന പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ ഒരു ഭാവമാണ്. അപ്പോൾ ആ സൂക്ഷ്മമായ ഭാവത്തെ ആശ്രയിച്ച് അവൻ ഈശ്വരനെ അന്വേഷിച്ചപ്പോൾ ആ മനസ്സിന്റെ തന്നെ സ്ഥൂലമായ ഭാവങ്ങളെല്ലാം അവന് കടന്നു പോകാൻ കഴിഞ്ഞു. അതിൻ്റെ ആന്തരികമായ സൂക്ഷ്മമായ ഭാവങ്ങളിലേക്ക് കടന്നുപോയി. കടന്നു ചെന്നപ്പോൾ അവൻ്റെ സംസ്കാരമനുസരിച്ച്, അവൻ്റെ ഭാവനകളനുസരിച്ച്, ഈശ്വരതത്വം അവന് വെളിപ്പെട്ടതാണ്. ഈ നാനാരൂപങ്ങൾ അവന് വെളിപ്പെട്ടതാണ്. അവൻ ഈശ്വരൻ അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. ഈശ്വരൻ അപ്പോൾ അവന് മനസ്സിലായ എന്താണ്? ബാഹ്യമായി ഈ നാനാരൂപത്തിൽ ജഗത് രൂപത്തിൽ നിലനിൽക്കുന്നത് ഒരു തത്വം തന്നെ, ആ ആദി കാരണമായിരിക്കുന്ന തത്വം തന്നെയാണ് ബാഹ്യമായി ഇന്ദ്രിയ വിഷയമായി സ്ഥൂല രൂപത്തിൽ നാനാരൂപം കൈക്കൊണ്ട് നിൽക്കുന്നത്. അതെല്ലാം ഈശ്വരന്റെ തന്നെ ഭിന്ന ഭിന്ന ഭാവങ്ങളാണ്. അതങ്ങനെയാണെങ്കിൽ അതേ ഈശ്വര തത്വം തന്നെ ആന്തരികമായും അതായത് സൂക്ഷ്മമായും നാനാഭാവങ്ങളെ കൈക്കൊണ്ട് നിൽക്കുന്നു. അതവന്റെ അനുഭവത്തിന് വിഷയമായി, അതവൻ സാക്ഷാത്കരിച്ചതാണ്. അപ്പൊ അവന്റെ ആന്തരികമായ അനുഭവത്തിൽ വെളിപ്പെട്ടതാണ് ഈശ്വരൻ പല രൂപത്തിൽ. അതിനവന്റെ സ്ഥൂലമായ ബാഹ്യമായ അനുഭവത്തിന്റെ സംസ്കാരം അതിനനുസരിച്ച് ഈശ്വരൻ അവന് വെളിപ്പെടുത്തിയതാണ് ഈ ഭാവങ്ങൾ, ആന്തരികമായ ഭാവങ്ങൾ. അങ്ങനെ അവന് വെളിപ്പെട്ടു. അപ്പൊ ഈശ്വരൻ ഏത് രൂപത്തിലും ബാഹ്യമായും ആന്തരികമായും വെളിപ്പെടാം എന്ന് അവന് വ്യക്തിനിഷ്ഠമായ അനുഭവം ഉണ്ടായി. ആ അനുഭവത്തെ അവൻ വാങ്മയ രൂപത്തിലാക്കി, വാക്കുകൊണ്ട് വർണ്ണിച്ചപ്പോഴാണ് ഈശ്വരന് ഈ പല ഭാവത്തിൽ, അതവന്റെ ഉള്ളിൽ അവൻ സാക്ഷാത്കരിച്ച ഈശ്വര രൂപങ്ങളാണ്. അത് അതിൽ പിന്നെ എങ്ങനെ ദൃഢത വന്നു? കാരണം ആ അവൻ സാക്ഷാത്കരിച്ച ഈശ്വര ഭാവങ്ങളെ ആശ്രയിച്ച് അവൻ മുന്നോട്ട് പോയി. എങ്ങനെ? ഒരാൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നു. പോകുമ്പോൾ വഴിയിൽ ഒരാളെ കണ്ടുമുട്ടുന്നു. അയാളോട് വഴി ചോദിച്ച് മനസ്സിലാക്കുന്നു. അയാൾ പറയുന്നതനുസരിച്ച് മുമ്പോട്ട് പോകുന്നു. അതുപോലെ ഈശ്വര അന്വേഷണം, ആന്തരികമായ ഈശ്വര അന്വേഷണം നടത്തിയപ്പോൾ അവനുള്ളിൽ വെളിപ്പെട്ടതാണ് ഈ ദേവതാഭാവങ്ങൾ. ആ ദേവതാഭാവങ്ങളെ അവൻ ആശ്രയിച്ച്, അവൻ ആന്തരികമായി സാക്ഷാത്കരിച്ച ദേവതാഭാവങ്ങളെ ആശ്രയിച്ച് അവൻ പരമമായ തത്വത്തെ അന്വേഷിച്ച് വീണ്ടും യാത്ര തുടങ്ങി. ഈ അന്വേഷണമല്ല ആന്തരികമാണ്. അങ്ങനെയാണ് ദേവതാ ഉപാസനകളും മറ്റും വന്നത്. ഈ ദേവതകളുടെ രൂപങ്ങളും മറ്റും വെറും ഒരു ഭാവനയിൽ ചിത്രകാരൻ രൂപപ്പെടുത്തിയാൽ, മറിച്ച് അവന്റെ തന്നെ മനസ്സിന്റെ ആന്തരികമായ തലങ്ങളിൽ അവൻ കണ്ടെത്തുകയും അവനത് വാക്കിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ ചിത്രകാരന്മാർ രൂപപ്പെടുത്തിയതുമാണ്. നമ്മൾ കാണുന്ന ചിത്രങ്ങളിൽ അല്ലാതെ നിരാശ്രയമായ കേവലം ഭാവനകളല്ല. അതും എന്തായി? അതും വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. അതുകൊണ്ട് ആ അനുഭവങ്ങൾ അത് ഋഷിമാരുടെ അനുഭവങ്ങളായി. ശിവനും വിഷ്ണുവും രുദ്രനുമെല്ലാം അതും അനുഭവങ്ങളായി മാറിയപ്പോൾ ആ അനുഭവങ്ങളെ മറ്റുള്ളവരും അതിനെ പിന്തുടരാൻ ഇടയായി. ഈശ്വരീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെല്ലാം. അപ്പോൾ അതിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് കേവലമായ അനുഭവമാണ്. അപ്പോൾ ഈ അനുഭവങ്ങളെ, വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെ ഒരിക്കലും മറ്റൊരാൾക്കോ അല്ലെങ്കിൽ അവർക്കോ യുക്തി കൊണ്ട് സമർത്ഥിക്കേണ്ട ആവശ്യം വരുന്നില്ല, നിഷേധിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരാളിൻ്റെ അനുഭവത്തെ വേറെ ആൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അവിടെ യുക്തിക്കൊന്നും യാതൊരു സ്ഥാനമില്ല. നിങ്ങളുടെ അനുഭവത്തിന് എന്ത് യുക്തി എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അത് പറയും, നമ്മളൊരു ആചാര്യം പറയും, എന്താണ് പലതരത്തിലുള്ള രസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. മധുരം, അമ്ലം, ലവണം, കടു, തിക്തം, കഷായം, ഇങ്ങനെ പലതരത്തിലുള്ള രസങ്ങളെ കുറിച്ച് പറയും. ഈ രസങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ രസഭേദം എന്ന് പറയുന്നു. അതായത് മധുരവും ലവണവും കടുവും തിക്തവും കഷായവും ഈ പറയുന്ന രസങ്ങളിൽ വരുന്ന ഭേദം, ഈ രസഭേദം എന്ന് പറയുന്നത് അനുഭവിച്ച വ്യക്തിയുടെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. പുറമേ നിന്നൊരാൾക്ക് യുക്തി ഉപയോഗിച്ചിട്ട് ഞാൻ അനുഭവിച്ച രസഭേദത്തെ അറിയാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ മധുരം കഴിച്ചു, ഞാൻ മധുരത്തെ അനുഭവിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിക്തമായ ഒരു വസ്തുവിനെ അനുഭവിച്ചു. ഈ രസത്തിനൊരു ഭേദമുണ്ട്, മധുരവും തിക്തവും തമ്മിലുള്ള ഭേദം. ഈ ഭേദത്തെ എനിക്ക് യുക്തി കൊണ്ട് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. എന്റെ അനുഭവമാണ്, ആ അനുഭവത്തെ എനിക്ക് എന്റെ ഭാഷകൾ കൊണ്ട് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ഇനി മറ്റൊരാൾക്ക്, എന്റെ മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് എന്റെ അനുഭവത്തെ ഒരു തരത്തിലും നിർവചിക്കാനോ വ്യാഖ്യാനിക്കാനോ സമർത്ഥിക്കാനോ നിഷേധിക്കാനോ സാധ്യമല്ല. എന്തുകൊണ്ട്? ആ രസഭേദം എന്ന് പറയുന്നത് അനുഭവനിഷ്ഠമാണ്. ഇതൊരു ഉദാഹരണമായി പറഞ്ഞാണ്. ഏത് അനുഭവങ്ങളെ സംബന്ധിച്ചും അങ്ങനെയാണ്. കാരണം എന്റെ അനുഭവങ്ങൾ എന്റെ മുമ്പിലിരിക്കുന്ന മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അതീന്ദ്രിയമാണ്, ഇന്ദ്രിയ വിഷയമല്ല. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഗ്രഹിക്കാവുന്നത് ബാഹ്യമായ വിഷയങ്ങളെയാണ്. പിന്നെ ആന്തരികമായ വിഷയങ്ങളെ ഗ്രഹിക്കാനുള്ള ഒരേ ഒരു ഉപായം മനസ്സാണ്. മനസ്സുകൊണ്ട് ഒരുവന് അവന്റെ ആന്തരികമായ ഭാവങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ. അന്യന്റെ മനസ്സിന്റെ ഇത്തരം ഭാവങ്ങളെ സാധാരണഗതിയിൽ തിരിച്ചറിയാൻ സാധ്യമല്ല. അപ്പൊ ഞാൻ അനുഭവിക്കുന്ന രസഭേദത്തെ എനിക്ക് എന്താ യുക്തി? സ്വാനുഭവമല്ലാതെ യാതൊരു യുക്തിയില്ല. അതുകൊണ്ട് അതിനെയൊന്നും യുക്തി കൊണ്ട് സമർത്ഥിക്കാനോ നിഷേധിക്കാനോ സാധ്യമല്ല. ഭൗതികമായ ലൗകികമായ ഒന്നിനെ നമുക്ക് യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ നിഷേധിക്കാം. വ്യക്തിനിഷ്ഠമായ ആന്തരികമായ അനുഭവത്തെ ഇതൊന്നും കൊണ്ട് ഇതിൽ ആശ്രയിച്ചത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ യുക്തി കൊണ്ടൊരാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും അത് പലപ്പോഴും വിജയിക്കാത്തത്. എന്നുവെച്ചാൽ ചിലപ്പോൾ വിജയിച്ചേക്കാം. യുക്തിയിൽ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും അതിന്റെ ദുർബലത മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളിനെ നമുക്ക് യുക്തി കൊണ്ട് സമർത്ഥിക്കും. ഒരാൾക്ക് നമ്മൾക്ക് ഒരാൾ ഒരു യുക്തി കൊണ്ടൊരു കാര്യം ബോധ്യപ്പെടുത്തി നമ്മൾ വിജയിക്കുന്ന എപ്പോഴാണോ അയാൾക്ക് യുക്തിയുടെ പരിമിതികളെ കുറിച്ച് ബോധ്യമില്ലെങ്കിൽ, യുക്തിയുടെ ബലഹീനത എന്താണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമുക്കൊരാളെ യുക്തി കൊണ്ടൊരു കാര്യത്തെ ബോധ്യപ്പെടുത്താം. ഇതങ്ങനെയല്ല ഈ വിഷയം. അനുഭവം എന്ന് പറയുന്നത് എങ്ങനെയാണോ രസഭേദത്തെ പരസ്പരം നമുക്ക് അനുഭവങ്ങൾ കൊണ്ട് പങ്കുവയ്ക്കാൻ കഴിയാത്തത്, മനസ്സിലാക്കാൻ കഴിയാത്തത്, അത് കേവലം ഒരു വ്യക്തിനിഷ്ഠമായി തന്നെ നിൽക്കും. ഞാൻ അനുഭവിച്ച മധുരത്തെ എനിക്ക് വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ ഒക്കത്തില്ല. ഞാൻ എത്രയൊക്കെ വർണ്ണിച്ചാലും ശരി, ആ അനുഭവത്തെ എനിക്ക് സംക്രമിപ്പിക്കാൻ കഴിയത്തില്ല. അതെന്റെ തന്നെ കേവലമായ അനുഭവമായി തന്നെ നിൽക്കും. വേറൊരാൾക്ക് എന്റെ അനുഭവങ്ങളെ ഭാവന ചെയ്ത് ഒരു പരിധിവരെ അതിനോട് താതാത്മ്യപ്പെടാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ തന്നെയും എന്റെ അനുഭവത്തിന്റെ ഉടമസ്ഥത എന്നെ തന്നെ ആയിരിക്കും. വേറൊരാൾക്കും അതിൽ അവകാശമില്ല. അതുപോലെയാണ് ആധ്യാത്മികമായ എല്ലാ അനുഭവങ്ങളും. അപ്പോൾ ദേവതാ സങ്കല്പം അങ്ങനെ ഈശ്വരാന്വേഷണത്തിൽ ആ ഈശ്വര അന്വേഷണം നടത്തുന്ന ജീവന്മാരെ സഹായിക്കുന്ന, അതിനെ ഈശ്വരൻ തന്നെ സ്വീകരിച്ച ഉപാധികളാണ്. ആ ഉപാധികളെ അന്വേഷണത്തിന്റെ മാർഗത്തിൽ അവർ കണ്ടെത്തിയതാണ്. ആ അവർ കണ്ടെത്തിയ ആ മാർഗങ്ങളെ പിന്തുടർന്നാണ് അവർ പരമമായ സത്യത്തിൽ എത്തിച്ചേർന്നത്. ഇക്കാര്യം ഋഷിമാർ രേഖപ്പെടുത്തിയതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം. അതാണ് വേദത്തിൽ കാണാത്ത കാര്യങ്ങൾ അവിടെ കാണുന്നത്. വേദത്തിൽ ഇത്തരത്തിലുള്ള രൂപഭാവങ്ങളൊന്നും വർണ്ണിക്കുന്നില്ല. അവിടെ കേവലമായ തത്വരൂപത്തിലാണ് വർണ്ണിക്കുന്നത്. പക്ഷേ ചിലർക്ക് നേരിട്ട് തന്നെ ആ തത്വത്തിലെത്താൻ കഴിയും. ഋഷിമാർ, കാരണം അവിടെ ഒന്ന് പറയുന്നുണ്ടല്ലോ ഈശ്വരൻ അവർക്ക് വെളിപ്പെടുത്തി. അപ്പം അവരെ ഈശ്വരൻ നേരെ തത്വത്തിൽ തന്നെ പ്രതിഷ്ഠിതരാക്കി. അവർ അന്വേഷണം നടത്തിയപ്പോൾ ആന്തരികമായ അവരുടെ മനസ്സ് തിരിഞ്ഞപ്പോൾ അവർക്ക് എളുപ്പത്തിലുള്ള തത്വത്തിലെത്താൻ കഴിഞ്ഞു. പക്ഷെ കാലം മാറി, മനുഷ്യനെന്താണ് മറ്റ് മാലിന്യങ്ങൾ കൂടി, അവനിൽ രാഗാദി ദോഷങ്ങൾ വർദ്ധിച്ചു, അവന് ആ തത്വപ്രതിഷ്ഠ അത്ര അനായാസമല്ലാതായി. അവന് തത്വത്തിൽ ഋഷിമാർ നിർദ്ദേശിച്ച മാർഗത്തിൽ തന്നെ അവന് അതുപോലെ അനായാസമായി തത്വത്തിൽ ഉറയ്ക്കാൻ കഴിയാതെ വന്നു. പക്ഷെ എന്നാലും അവൻ അന്വേഷണം തുടർന്നു. അന്വേഷണം തുടർന്നപ്പോൾ ആ അന്വേഷിക്കുന്നവൻ ആ പരമാത്മ തത്വം അതിന്റെ ഇടയ്ക്ക് അവനെ മുന്നോട്ട് നയിക്കുന്നതിന് ദേവതാ സങ്കല്പങ്ങൾ വന്നു. എന്നുവെച്ചാൽ അവന്റെ ആന്തരികമായി ഈശ്വരൻ തന്നെ അവനെ സഹായിക്കുന്നതിന് ഇത്തരം ഭാവങ്ങളിൽ അവൻ ആന്തരികമായി പ്രത്യക്ഷപ്പെട്ടു. പിന്നെ അവൻ അതിനെ സ്തുതിച്ച് പറഞ്ഞു, ഇതാണ് ഈശ്വര തത്വം എന്നവനെ സ്തുതിച്ച് പറഞ്ഞു. ചിലരവിടെ നിന്നു, ചിലർ വീണ്ടും അന്വേഷണം തുടർന്നു. അതാണ് അവിടെയും എന്താണ് പറഞ്ഞു വരുന്നത്, അവിടെയും യുക്തിക്കൊന്നും യാതൊരു സ്ഥാനമില്ല, മറ്റ് ശാസ്ത്രങ്ങൾക്ക് സ്ഥാനമില്ല. അവിടെ ഈ അനുഭവത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ഒരുവന്റെ മറ്റനുഭവങ്ങളെ, ഈശ്വരാനുഭവം പോട്ടെ, മറ്റ് ലൗകികമായ അനുഭവങ്ങളെ, നേരത്തെ പറഞ്ഞ രസാനുഭവം പോലെയുള്ള കാര്യങ്ങളെ മറ്റുള്ളവരെ നിഷേധിക്കാൻ വരുമ്പെടുന്നില്ല, ഒരു യുക്തിയും കൊണ്ട് സമർത്ഥിക്കാൻ വരുമ്പെടുന്നില്ല, അത് തെറ്റാണെന്ന് പറയാൻ അവർ തയ്യാറാകുന്നില്ല. അതേസമയം ഈശ്വരാനുഭവത്തെ അവർക്കെങ്ങനെ നിഷേധിക്കാൻ പറ്റും മറ്റൊരാളുടെ? അപ്പോൾ ഇവിടെ അവർ യുക്തി ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ മാത്രം എങ്ങനെ അവർക്ക് യുക്തി ഉപയോഗിക്കാൻ പറ്റും? രസാനുഭവത്തെ നിഷേധിക്കുന്നവരെ ഒരു യുക്തിയെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരാനുഭവത്തെ എങ്ങനെ യുക്തി കൊണ്ട് നിഷേധിക്കാൻ പറ്റും? അവിടെ അവർക്ക് ബോധ്യപ്പെട്ടെന്താണ്? അന്യന്റെ അനുഭവം എന്നെ സംബന്ധിച്ച് അത് അലൗകികമാണ്, അതീന്ദ്രിയമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏതായാലും ശരി, ഈശ്വരതത്വമായാലും ശരി, അത് മറ്റുള്ളവർക്ക് യുക്തിയെ ആശ്രയിച്ച് അംഗീകരിക്കാനോ നിഷേധിക്കാനോ സാധ്യമല്ല. അതിന് പിന്നെ സാധാരണ പറയുന്ന ഒരു സമാധാനം ഉണ്ട്, എന്താണ്? രസാനുഭവം, ഞാൻ ഒരു രസത്തെ അനുഭവിച്ചു, ആ വസ്തുവിനെ മറ്റൊരാൾ അനുഭവിച്ചു, അയാൾക്കും ആ രസം അനുഭവപ്പെടും, അതുകൊണ്ട് അയാൾ യുക്തി ഉപയോഗിച്ച് എന്റെ രസാനുഭവത്തെ നിഷേധിക്കാൻ ശ്രമിക്കുന്നില്ലെന്നാണ്. ഇത് ആധ്യാത്മിക കാര്യങ്ങളും തുല്യമാണ്. ആധ്യാത്മിക കാര്യങ്ങളിലും ഞാൻ അനുഭവിക്കുന്ന രസത്തെ ഞാൻ അനുഷ്ഠിക്കുന്ന മാർഗത്തിലൂടെ വേറൊരാൾക്കും അനുഷ്ഠിച്ചത് അനുഭവിക്കാമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഗുരു പരമ്പരയിൽ നിന്ന് നിലനിൽക്കുന്നത്. എന്താണ്? ഒരാളുടെ അനുഭവത്തെ പിന്തുടർന്ന് മറ്റൊരാളും ആ മാർഗത്തിൽ പ്രവർത്തിച്ചു. ലൗകികമായ കാര്യങ്ങളെപ്പോലെ ഞാൻ പഞ്ചസാര തിന്ന് എനിക്ക് മധുരിച്ചു, ഞാൻ പറഞ്ഞത് കേട്ട് വേറൊരാൾ പഞ്ചസാര തിന്ന് അയാൾക്കും മധുരിച്ചു. രണ്ടുപേരും അവരവരുടെ അനുഭവത്തിൽ തൃപ്തരാണ്. അവരുടെ അനുഭവത്തെ സംബന്ധിച്ച് അവർ യാതൊരു യുക്തി ഉപയോഗിക്കുന്നില്ല, പരസ്പരം മത്സരിക്കുന്നില്ല, അവിടെ ആരും ജയിക്കുന്നില്ല, പരാജയപ്പെടുന്നില്ല, ആരും അനുഭവത്തെ സമർത്ഥിക്കുന്നില്ല, നിഷേധിക്കുന്നില്ല. ആധ്യാത്മിക വിഷയത്തിനും ഇങ്ങനെ തന്നെ. ഒരു മഹാത്മാവ് പിന്തുടർന്ന മാർഗത്തെ ആര് പിന്തുടരുന്നു? അവർക്ക് അനുഭവം ഉണ്ടാകുന്നു. ഇപ്പോൾ പറയും, ആ പഞ്ചസാര തിന്നാൽ എല്ലാവർക്കും മധുരിക്കും, പക്ഷേ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഭവം ഉണ്ടാകുന്നില്ല. ഞാനും കുറെ കാലം ബ്രഹ്മത്തെ അന്വേഷിച്ചു, പിന്നെ ഞാൻ അത് ഉപേക്ഷിച്ചാണ്, നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട്. അതുപോലെ അല്ലല്ലോ, പഞ്ചസാര ആര് തിന്നാലും മധുരിക്കുമല്ലോ എന്ന് ചോദിക്കും. പഞ്ചസാരയുടെ കാര്യത്തിനും അത് സമമാണ്. കാരണം എന്താണ്? പിത്തം അധികരിച്ചിരുന്നാൽ പഞ്ചസാര ധരിച്ചാൽ അത് കയ്പായിട്ട് അനുഭവപ്പെടും. അവൻ പറയും, എന്താണ് പഞ്ചസാര കയ്പാണെന്ന് പറയും? എന്താണ്? പിത്തദോഷം. പിത്തദോഷമുള്ളവനത് സംഭവിക്കും, പഞ്ചസാര കയ്പായിട്ട് തന്നെ അനുഭവപ്പെടും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ആചാര്യൻ നിർദ്ദേശിച്ച മാർഗത്തെ അനുസരിച്ച് ഇവൻ പ്രവർത്തിക്കുമ്പോൾ ഇവന് പിത്തദോഷമുണ്ടെങ്കിൽ ഇവന് വിശേഷിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അതിന് പഞ്ചസാരയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗുരുവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് മറ്റ് ലൗകികമായ കാര്യങ്ങളെപ്പോലെ തന്നെയാണിത്, ലൗകികമായ അനുഭവങ്ങളെപ്പോലെ തന്നെയാണിത്. അതിൽ വരാവുന്ന എല്ലാ മേന്മകളും പോരായ്മകളും ഈശ്വര അന്വേഷണത്തിനും ഈശ്വര അനുഭവത്തിനും വരാം. അതുകൊണ്ട് അതിനൊന്നും വിശേഷിച്ച് ഒരുവിനെ യുക്തി പ്രയോഗിച്ച് സമർത്ഥിക്കാനോ നിഷേധിക്കാനോ ഒന്നുമില്ല. ഞാനത് വിശദീകരിച്ച് പറഞ്ഞത്, പലരും ചോദിക്കാറുണ്ട് യുക്തിവാദികളടുത്ത് എന്താ നമ്മൾ സമാനം പറയുന്നത്. ശരി, ഈശ്വരനെ അന്വേഷിച്ച് വരുന്നവരടുത്ത് നമ്മൾ പറഞ്ഞാൽ മതി, അവരെ വിശ്വസിക്കും, അവരെ യുക്തി ആശ്രയിക്കുന്നത്. പക്ഷെ യുക്തിവാദികൾ, അപ്പോൾ യുക്തിവാദി എന്ന് പറയുന്ന ഒരാളിനെ വാസ്തവത്തിൽ നമ്മൾ ബലാത്കാരമായിട്ട് ആരും ഇത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരാൾക്കിത് ഇതെങ്ങനെയാണ്, ആധ്യാത്മിക മാർഗം എന്താണ് എന്നുള്ള ജിജ്ഞാസയോടുകൂടി വരികയാണെങ്കിൽ അതേ ഇവിടെ പറയുന്നുള്ളൂ. അവനെ ബോധ്യപ്പെടുത്താനുള്ളതാണ് ഈ കാര്യം. ഇനി ആർക്കെങ്കിലും സ്വയം ഭാഷ്യകാരൻ പറഞ്ഞതുപോലെ തന്റെ മനസ്സിൽ എന്തെങ്കിലും വികല്പമുണ്ട്, തനിക്കിതിൽ വിശ്വാസമുണ്ട് എന്നാ മനസ്സിൽ വികല്പമുണ്ട്, അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുക്തിവാദത്തിന്റെ ഭാഗം പറയുന്നത്. അല്ലാതെ ഈശ്വരാന്വേഷണത്തിൽ യുക്തിവാദത്തിന് യാതൊന്നും ചെയ്യാനില്ല. അതിനെ അനുകൂലിക്കാനോ അതിനെ നിഷേധിക്കാനോ കാര്യമായിട്ട് അതിന് യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് ഈശ്വര ഇവിടെ നമ്മുടെ ഈശ്വര ഭാരതീയമായ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഭാരതീയമായ, അങ്ങനെയുള്ള ഈശ്വര കാഴ്ചപ്പാട് പാശ്ചാത്യ നാടുകളില്ലാന്നല്ല, ഭാരതീയമായ ഈ വ്യക്തിനിഷ്ഠമായ ഈശ്വരാനുഭൂതി അതിനെ ആശ്രയിച്ചു പോകുന്ന ആചാര്യന്മാരും മറ്റും പാശ്ചാത്യ നാടുകളിലും ഉണ്ടായിരുന്നു, എല്ലാ ദേശത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുങ്ങളും മതമായിട്ടില്ല. ഇത് ഇവിടെ അങ്ങനെയല്ല. ഇവിടെയും എന്താണ്, ഈശ്വര അന്വേഷണം, ഈശ്വര അനുഭവം ഒരിക്കലും മതമായിട്ടില്ല. മതം വേറെയാണ്. അത് ഇവിടെയും അത് എപ്പോഴും പൗരോഹിത്യത്തിന്റെ ഭാഗമായിട്ടാണ്. ലോകത്തെപ്പോഴും എവിടെയും മതം എന്ന് പറയുന്നത് പൗരോഹിത്യത്തിന്റെ സൃഷ്ടിയാണ്. അത് ഈശ്വര അന്വേഷണത്തിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ ഈശ്വരനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പക്ഷെ മതം ഈശ്വരനെ ഉപയോഗപ്പെടുത്തുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, രാഷ്ട്രശക്തിയുടെ നിയന്ത്രണത്തിന്. മറ്റൊന്ന്, പൗരോഹിത്യത്തിന്റെ മേൽക്കോയ്മയ്ക്ക്. ഇതിന് വേണ്ടിയിട്ടാണ് എവിടെയും മതത്തെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇതങ്ങനെയല്ല. ഈശ്വര അന്വേഷണം, ഈശ്വര സാക്ഷാത്കാരം എവിടെയും ഏത് നാട്ടിലും അത് വ്യക്തിനിഷ്ഠമായ അനുഭവമായിട്ടേ നിന്നിട്ടുള്ളൂ. അത് ഇവിടെ അത് നിർവഹിക്കുന്നവര് ഗുരുക്കന്മാർ. അവരെന്ത് ചെയ്യുന്നു, ശിഷ്യന്മാർക്ക് അതിനുള്ള ഉപായങ്ങളെ പറഞ്ഞു കൊടുക്കുന്നു. അവർ ഇത് സ്വീകരിച്ച് അതനുഷ്ഠിക്കുന്നു. എന്താണ് ഭാഷ്യകാരം പറഞ്ഞതുപോലെ, ദീർഘേണ കാലേണ ദീർഘകാലം അനുഷ്ഠിച്ച് കാമോദ്ഭവാ, അവർക്കിതിൽ കാമുണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ മതങ്ങളെ സൃഷ്ടിക്കും. പിന്നീട് അതിന് മറ്റ് ഈ പറഞ്ഞ താല്പര്യങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഈശ്വര അന്വേഷണമല്ല, രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഭാരതീയമായ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും, അതുകൊണ്ടാണ് ഇവിടെ സംഘടിതമായൊരു മതം ഉണ്ടാകാത്ത ഒരിക്കലും. ഇവിടെ തത്വചിന്തകന്മാരെ ഉണ്ടായിട്ടുള്ളൂ, ഇവിടെ ആചാര്യന്മാരെ ഉണ്ടായിട്ടുള്ളൂ, ഇവിടെ ഗുരുക്കന്മാരും ശിഷ്യന്മാരെയും ഉണ്ടായിട്ടുള്ളൂ. അവരെ ആത്മീയമായി ഉപദേശങ്ങളെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ ഇവിടെ അനീശ്വരം, ഈശ്വരനില്ല എന്നുള്ള വാദം, അതിന് വലിയ പ്രസക്തി ഇവിടെ ഇല്ല. ഇവിടെ ഈ അനീശ്വരവാദം വാസ്തവത്തിൽ വന്നത് ഇപ്പോൾ വൈദികമായി തന്നെ എടുത്തു കഴിഞ്ഞാൽ, വേദത്തിന്റെ ആരംഭകാലഘട്ടത്തിൽ ആദ്യകാല ചിന്തകളിൽ തന്നെ അവിടെ ഈശ്വരന് അവർ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പക്ഷേ അവിടെ പ്രത്യേകത അവർ ഈശ്വരൻ നിഷേധിച്ചതുകൊണ്ട്, ഈശ്വരനെ നിഷേധിക്കാൻ വേണ്ടി ഒന്നും അവർ പറഞ്ഞില്ല. അവര് വൈദികമായ കർമ്മം, ആ കർമ്മത്തിന്റെ ഫലം ഈ തലത്തിലേ നിന്നുള്ളൂ. അതിന്റെ അർത്ഥം അവർ ഈശ്വരനെ നിഷേധിച്ചെന്നല്ല, കാരണം അവരുടെ ഒരു കാലം വരെ അവരുടെ ചിന്ത ഈ കർമ്മ തലത്തിൽ തന്നെ നിന്നു. അവരുടെ അന്വേഷണങ്ങൾ, അവർ പരമാവധി പോയത് അധിഷ്ഠം, അതുവരെ പോയി. പ്രവൃത്തി ചെയ്യുന്നു, ഈ പ്രവൃത്തി നശിക്കുകയല്ല, ഈ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ അറിയാതെ എന്തോ ഒരു ഫലം ഉണ്ടാകുന്നു, ഇത്രയും ചിന്തിച്ചുള്ളൂ. ആ അന്വേഷണം മുമ്പോട്ട് പോയാണ് ഈ പ്രവൃത്തി, തന്റെ പ്രവൃത്തിയുടെ ഫലം തന്റെ നിയന്ത്രണത്തിലല്ല എന്നവന് ബോധ്യപ്പെട്ടത്. പ്രവൃത്തിയുടെ ഫലം മാത്രമല്ല, തന്റെ പ്രവൃത്തി കൂടി തന്റെ നിയന്ത്രണത്തിലല്ല എന്നവന് ബോധ്യം വന്നപ്പോൾ അവൻ ഈശ്വരനിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇതിനാരാ നിയന്ത്രിക്കുന്നതെന്ന് തിരിഞ്ഞു. അതാണ് പിൽക്കാലത്ത് വൈദികന്മാർ ഈശ്വര തത്വത്തെ അന്വേഷിച്ചത്. അപ്പോൾ ആദ്യം അവർ ഈശ്വരനെ നിഷേധിച്ചില്ല, അംഗീകരിച്ചതവന്. അങ്ങനെ മുമ്പോട്ട് പോയി ആ ഈശ്വര തത്വത്തിലൂടെ അവൻ ആത്മതത്വത്തിലെത്തിച്ചേർന്നു. അവിടെ അദ്വൈതം അല്ലെങ്കിൽ ഏകത്വം എന്ന് പറയുന്ന തത്വം വരെ അവരെത്തിച്ചേർന്നു, ഈശ്വര അന്വേഷണത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ആ ഒരു ഈശ്വര തത്വത്തെ ഇവിടെ നിഷേധിക്കാൻ ആർക്ക് സാധ്യമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതാണ് നമ്മൾ തുടങ്ങിയത്. പാശ്ചാത്യമായ വ്യക്തിസങ്കല്പത്തെ നമുക്ക് നിഷേധിക്കാം, യുക്തികളൊന്നും നിഷേധിക്കാം. കാരണം എന്തുകൊണ്ട്? ആ വ്യക്തിസങ്കല്പത്തെ നമ്മൾ, ഒന്ന്, അത് ഭാവനയാണ്. രണ്ടാമത്, അതിനെ നമ്മൾ സമർത്ഥിക്കുന്നതിന് യുക്തിയെ ആശ്രയിക്കും. അതുകൊണ്ട് തന്നെ യുക്തിയെ കൊണ്ടത് നിഷേധിക്കാം. പക്ഷെ ഇവിടുത്തെ ഈശ്വര സങ്കല്പത്തിൽ അങ്ങനെ ഒരു വ്യക്തി കല്പനയില്ല. അവരെന്താണ് പറയുന്നത്? പരമമായിട്ട് സച്ചിദാനന്ദം എന്ന് പറയുന്നു. സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഈശ്വരനെ കുറിച്ചുള്ള ബോധത്തിന് എന്താണ് പറയുന്നത്? വിവേകം എന്നാണ് പറയുന്നത്. നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്, വിവേകം എന്നാണ്. വിവേകം എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഒരു അറിവിനെ ഉണ്ടാക്കുന്നു എന്നല്ല അതിനർത്ഥം, തിരിച്ചറിവ് എന്നാ പറയുന്നു, തിരിച്ചറിവാണ്. ഇവിടെ പറയുന്ന എന്താണ്, ഈശ്വര തത്വം ഒരിക്കലും അജ്ഞാതമല്ല, അത് ജ്ഞാതം തന്നെ. ആ ജ്ഞാതമായിരിക്കുന്ന അത് നിങ്ങൾ ധരിക്കുന്ന ഒന്നല്ല, അതാണ് ഈശ്വരൻ എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ പറഞ്ഞിരുന്നത്. സച്ചിദാനന്ദം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ അജ്ഞമായ അവസ്ഥയിലും അത് പൂർണ്ണമായും അജ്ഞമായിരിക്കുന്ന ഒന്നല്ല, ഈശ്വരൻ ഒരിക്കലും അപ്രത്യക്ഷമായിരിക്കുന്ന ഒന്നല്ല, അതുകൊണ്ടാണ് അതിനെ സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വര അനുഭവം സർവർക്കുമുണ്ട്, സർവറിലും ആ തത്വം സ്ഫുരിക്കുന്നുണ്ട്. അത് ഒരു തിരിച്ചറിവ്, ഒരു വിവേകമാണ് നിനക്ക് ആവശ്യം, ഇതാണ് പറയുന്നത്. സാറിന് ഒരു പഴയ കഥ പറയാറുണ്ടല്ലോ, വിവേകാനന്ദ സ്വാമി ഈശ്വരൻ ആരാണെന്ന് രാമകൃഷ്ണദേവനോട് പോയി ചോദിച്ചു. അവിടെ രാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുത്തു. വിവേകാനന്ദ സ്വാമി മനസ്സിലാക്കി, നമ്മുടെ സാറിന് ഒരു സങ്കല്പത്തിൽ ഇത് തന്നെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു, വിവേകാനന്ദ സ്വാമിക്ക് ഈശ്വരൻ എന്താണെന്ന് അറിയില്ലായിരുന്നു, രാമകൃഷ്ണദേവന് ഈശ്വരൻ എന്തെന്ന് അറിയാമായിരുന്നു. വിവേകാനന്ദ സ്വാമി രാമകൃഷ്ണദേവനോട് ചോദിച്ചു, അപ്പോൾ രാമകൃഷ്ണദേവൻ വെളിപ്പെടുത്തി, അറിയാൻ വയ്യാതിരുന്ന ഒരു കാര്യത്തിൽ സാധാരണ പ്രചരിച്ചിരിക്കുന്ന ഒരു ഈശ്വര സങ്കല്പമാണിത്. എന്നൊരു രീതിയിൽ നിന്ന് സാധാരണ നമ്മളെന്താ ധരിക്കുന്നത്, ഈ ലോകത്തിൽ ആർക്കും ഈശ്വരൻ എന്താണെന്ന് അറിയത്തില്ല, ഒരാൾക്കറിയാനുള്ള ജിജ്ഞാസയുണ്ടായി, ഒരു ഗുരു അതിനെ അറിഞ്ഞു, അപ്പോൾ ആ ഗുരു വെളിപ്പെടുത്തി, അയാൾ അറിഞ്ഞു, ഇതാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഈ നടന്ന സംഭവം ശരിയല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഇത്തരം ഒരു സങ്കല്പമല്ല നമ്മുടെ അടിസ്ഥാനപരമായ തത്വം. അതായത് അറിയാതിരുന്ന ഒന്നിനെ വേറൊരാൾ നമുക്ക് വെളിപ്പെടുത്തി നമ്മൾ അറിഞ്ഞു എന്നല്ല ഇവിടെ, മറിച്ച് ഇവിടെ പറയുന്ന എന്താണ്, ഈശ്വരൻ അറിയാത്തവരാരുമില്ല, സർവരുമായ ഈശ്വര തത്വത്തിലാണ് നിലനിൽക്കുന്നത്, സർവരുമായ ഈശ്വര തത്വത്തിന്റെ ആ ഈശ്വര തത്വത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. പക്ഷേ അവിടെ ഒരു തിരിച്ചറിവ് ആവശ്യമുണ്ട്, എന്തോ ഒന്നിന്റെ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. ആ എന്തോ ഒന്നിന്റെ ഒരു പോരായ്മ അത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഈശ്വര തത്വം അജ്ഞാതമായിരുന്നിട്ട് ആരും ആർക്കും അത് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. പക്ഷെ അവിടെ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ, എന്താണ് അത്? ആ അവിടെ നമ്മൾ അവിടെ ആഗ്രഹിക്കുന്നത് നമ്മുടെ യുക്തി അവിടെ പ്രവർത്തിപ്പിക്കാനാണ്. ആ പോരായ്മയെ പരിഹരിക്കുന്നതിന് നമ്മുടെ യുക്തിയെ എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ പ്രയോഗിക്കാം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈശ്വരൻ സ്വയം പ്രകാശമാണെന്ന് പറയുന്നു. സ്വയം പ്രകാശമാണെന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഒരിടത്തും ഒരിക്കലും മറയാതെ നിൽക്കുന്നു എന്നാണ്. എന്നാലും മനുഷ്യൻ ഈശ്വരനെ അന്വേഷിക്കേണ്ടി വരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ അന്വേഷണം ആദ്യം ആശ്രയിക്കുന്ന എന്താണ്? നമ്മുടെ യുക്തിയെ. പക്ഷേ നമ്മുടെ യുക്തിയെ ആശ്രയിച്ച് അന്വേഷണം മുമ്പോട്ട് പോയാൽ നമ്മൾ അവിടെ കിടന്ന് കുഴയും, യുക്തിവാദിയുടെ അവസ്ഥയെത്തും. അതുകൊണ്ടാണ് ഭാഷകാരം പറയുന്നത്, നിങ്ങളുടെ യുക്തിയെ അധികം അവിടെ ചെലുത്തരുത്, അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. യുക്തിയുടെ പരാജയത്തിനാണ് പറയുന്ന എന്താണ്? മായ, ഒറ്റവാക്കി പറയുന്നതാണ്. നിങ്ങൾ യുക്തിയെ നിങ്ങളവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ മായ എന്നേ പറയാൻ പറ്റൂ, വേറൊരു തരത്തിൽ അതിന് സമാധാനമില്ല. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്തി പരാജയപ്പെടുന്നു എന്നർത്ഥം. അപ്പൊ യുക്തിയല്ല അവിടെ, യുക്തിവാദം കൊണ്ടല്ല അതിനെ നിഷേധിക്കുന്നതോ അംഗീകരിക്കുന്നതോ. പിന്നെ അതിനെന്തു പറയുന്നു? വിവേകം, വിവേക സൂര്യൻ ഉദിക്കണം. അത് വിശദീകരിക്കാൻ പറ്റില്ല. മായയെക്കുറിച്ച് എന്താ പറയുന്നത്? അനുവചനീയമാണ്, അനുവചനീയ സാ മായ. അവിടെ ശിഷ്യന്റെ ജിജ്ഞാസ, ഗുരുവിന്റെ വെളിപ്പെടുത്തൽ എന്നെല്ലാം പറയുന്നത് നിർവചനാതീതമാണ് അവിടെ സംഭവിക്കുന്ന കാര്യം. അതുകൊണ്ട് അവർ പറയുന്നു വിവേകം, വേറെ ഭാഷയിൽ പറഞ്ഞാൽ ജ്ഞാനം. അല്ല, നമ്മൾ ധരിക്കുന്നത് പോലെ ജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. ആ വസ്തുവിനെ നമ്മൾ പ്രാപിച്ചിട്ട് ഈശ്വരനെ നേടുന്നു എന്നൊന്നും അതിനർത്ഥമല്ല. ജ്ഞാനം ഒരു പദാർത്ഥമല്ല, ജീവൻ പരിശ്രമിച്ച് നേടുന്ന ഭൗതികമായ വസ്തുക്കളെപ്പോലെ ഒന്നല്ല, ആർജിച്ചെടുക്കേണ്ട ഒന്നൊന്നുമല്ല അത്. വിവേകം എന്ന് പറയുന്നതാണ് അങ്ങനെ ഒന്നല്ല അത്. അതുകൊണ്ടാണ് തന്നെ പറയും, എന്താണ് യമദേവൻ തന്നെ പറയും, അത് ഒരുവന് സ്വയം വെളിപ്പെടുന്നതാണ്. സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ തത്വത്തിന്റെ പ്രകാശമാണ് ആർജിക്കുന്നതല്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ പറയും എന്താണ്, അത് നിമിഷാർത്ഥം കൊണ്ട് സാധിക്കുന്നതാണ്, നിമിഷാർത്ഥം കൊണ്ട് സാധിക്കുന്നതാണ്. ലോകത്തിൽ ഏറ്റവും അനായാസമായി നേടാവുന്ന നേട്ടം എന്താണ്? അത് ആത്മലാഭം. ആചാര്യന്മാർ പറയുന്നതാണ്. പിന്നെ പറയും എന്താണ്, മറ മാറുന്നതാണ്. ഇങ്ങനെ പലതരത്തിൽ പറയും. അതാണ് ഇവിടുത്തെ ആത്മതത്വം. അതിനെ അവിടെ യുക്തിക്കൊന്നും യാതൊരു സ്ഥാനമില്ല. സത്യദാനന്ദമാണ് എന്ന് പറയും. ഇനി അത് കവിഞ്ഞ് ദേവതാഭാവങ്ങൾ വന്നാലോ അവിടെയും യുക്തിക്ക് സ്ഥാനമില്ല. എന്തുകൊണ്ട്? അത് കേവലമായ അനുഭവത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അത്തരം അനുഭവങ്ങളുണ്ടാകുന്നു. അവരത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതൊരാൾക്ക് സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം. പക്ഷെ അത് യുക്തിയിലൂടെ സാധ്യമല്ല. നമുക്ക് ഒന്നിനെ നിഷേധിക്കുന്നതിനും നമുക്ക് യുക്തിയുടെ ആവശ്യമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നിനെ നിഷേധിക്കാം. യുക്തിയുടെ പ്രസക്തി എവിടെയാണ്? അത് നമ്മൾ ചിന്തിക്കണം. യുക്തി എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? യുക്തി എപ്പോഴും ഉപയോഗിക്കുന്നത് ഭൗതികമായ കാര്യങ്ങളിലാണ് യുക്തി ഉപയോഗിക്കേണ്ടി വരുന്നത്. അവിടെ യുക്തി ആവശ്യമുണ്ട്. അവിടെ കാര്യങ്ങൾ യുക്തിയുക്തമായി ചെയ്യണം. ആധ്യാത്മിക കാര്യങ്ങളിലല്ല. ആത്മീയതയിൽ യുക്തിക്ക് സ്ഥാനമില്ല. എന്തുകൊണ്ട്? അത് അതീന്ദ്രിയമാണ് വിഷയം. അതീന്ദ്രിയമായ വിഷയങ്ങളിൽ ഇന്ദ്രിയാധീനമായി പ്രവർത്തിക്കുന്ന യുക്തി എങ്ങനെ പ്രവർത്തിക്കും? അതുകൊണ്ട് ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അനുഭൂതി, മറ്റൊന്ന് ബാഹ്യമായ ലൗകികമായ അനുഭവങ്ങൾ. ലൗകികമായ അനുഭവങ്ങളെ സംബന്ധിച്ച്, ലോകവ്യവഹാരത്തെ സംബന്ധിച്ച് മനുഷ്യന് യുക്തിബോധം ആവശ്യമാണ്. അവിടെ അവന് യുക്തിയുക്തമായി തന്നെ ചെയ്യണം. നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ ആധ്യാത്മികമായ സാധനങ്ങൾ, ആധ്യാത്മികമായ അനുഭവങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവിടെയൊന്നും യുക്തിക്ക് യാതൊരു തരത്തിലുള്ള സ്ഥാനവുമില്ല. അവിടെ കേവലമായ സ്വന്തം അനുഭവത്തെ പിന്തുടർന്ന് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ യുക്തിയുടെ ആവശ്യം ഇവിടെ വരുന്നത് ആശ്രമം ഭരിക്കുന്ന യുക്തി വേണം. അതിന് യുക്തി ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും. യുക്തിയില്ലെങ്കിൽ ആരെങ്കിലും കൈയിരിക്കും. ഇതല്ല, അവിടെ യുക്തി വേണം. മണ്ടന്മാരുടെ കയ്യിലാണിതിരിക്കുകയാണെങ്കിൽ സംഗതി പോകും. അപ്പോൾ അവിടെ യുക്തി ആവശ്യമാണ്. എന്നുവെച്ചാൽ വ്യവഹാരത്തിന് യുക്തി വേണമെന്നർത്ഥം. വ്യവഹാരത്തിൽ ഒരുവൻ സമർത്ഥനായിരിക്കണമെങ്കിൽ അവിടെ അവൻ യുക്തി ഉപയോഗിക്കും. അതുകൊണ്ടാണ് യുക്തി ലൗകികമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശ്വരനെ സമർത്ഥിക്കാനൊന്നും നമ്മൾ യുക്തി ആശ്രയിക്കേണ്ട കാര്യമില്ല. ഈശ്വരനെ ആരും ഇതുവരെ യുക്തി കൊണ്ട് നിഷേധിച്ചിട്ടില്ല. നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരനായിരിക്കില്ല. അതാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈശ്വരനെ സമർത്ഥിക്കാനോ നിഷേധിക്കാനോ യുക്തി അവലംബിച്ച് ഒരാൾ തയ്യാറാകുകയാണെങ്കിൽ ആദ്യം അയാളോട് നമ്മൾ ആവശ്യപ്പെടുക, സാവകാശമായിട്ട്, നിങ്ങൾ നിഷേധിക്കുന്ന ഈശ്വരൻ ആരാണ്? ചോദിക്കുക. നിഷേധിക്കണമെങ്കിൽ ഒരു ഈശ്വര സങ്കല്പം വേണമല്ലോ. അത് ചോദിക്കുക, ആരാണ്? സാവകാശം ചിന്തിക്കുക. അപ്പോൾ അയാൾക്ക്, അയാൾ ചിന്തിച്ച് എവിടെ എത്തിച്ചേരും? കാരണം എന്തായാലും ഈശ്വരന് എത്തിച്ചേരാൻ പറ്റത്തില്ല എന്നാൽ അയാൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പിന്നെ അയാൾ എത്തിച്ചേരുന്ന എവിടെയായിരിക്കും? ആരുടെയെങ്കിലും വികൃതമായ സങ്കല്പങ്ങളിലായിരിക്കും ഈശ്വരനെ കുറിച്ചുള്ള. എവിടെയെങ്കിലും ആരെങ്കിലും ഈശ്വരനെ കുറിച്ച് എന്തെങ്കിലും വികൃതമായ ഒരു സങ്കല്പം അയാൾ സങ്കല്പിച്ചിരിക്കും. അതിനെയായിരിക്കും അയാൾ നിഷേധിക്കുന്നത്. അത് നമ്മൾ മുമ്പ് തന്നെ നിഷേധിച്ചു കഴിഞ്ഞതാണ്. അതിന് നിഷേധിക്കുന്നതിന് വലിയ വ്യക്തിയുടെ ആവശ്യമൊന്നും വേണ്ട. പിന്നെ ഇവിടെ പറയുന്ന ഈശ്വരൻ വ്യക്തി പ്രയോഗിക്കാൻ ഒക്കത്തില്ല. അവിടെ എന്ത് വേണം? അവിടെ അനുഭവം നിഷ്ഠമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈശ്വരനെ അറിയണമോ? ഒരു കാര്യം ചെയ്യുക, ശിഷ്യനാകുക. പറയാനുള്ള ചങ്കൂറ്റം വേണോ? എന്താണോ, ഞാൻ ഈശ്വരനെ മനസ്സിലാക്കിത്തരാം. രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം, മനസ്സിലാക്കിത്തരാം. അങ്ങനെ യുക്തിയെ ആശ്രയിച്ച് വരുന്നവനെ ഈശ്വരനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള കഴിവ് വേണം. അപ്പോൾ ബോധ്യപ്പെടണം. അപ്പോൾ അവന് മനസ്സിലാവും യുക്തി പാഴാണ്. അവനെ അവനുഭവത്തിൽ പ്രതിഷ്ഠിതനാകണം. അതിന് കഴിയുമെങ്കിൽ നല്ലതാണ്. അല്ലാതെ തർക്കിച്ചിട്ട് യുക്തി കൊണ്ട് ഇതിന്റെ പിറകെ പോയിട്ട് കാര്യമില്ല. പക്ഷെ ഇത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇവിടെ ഭഗവാൻ പറയുന്ന എന്താണ്? ആസുരബുദ്ധി അവനെപ്പോഴും ഈശ്വരനെ നിഷേധിക്കും. അവൻ എന്തിനെ ആശ്രയിച്ച് നിഷേധിക്കും? ഈശ്വരനെ കണ്ടിട്ടാണോ? അവൻ ഈശ്വരന് യാതൊരു പരിചയമില്ല. അവൻ എന്നാലും അവൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് നിഷേധിക്കും, അവന്റെ യുക്തി ഉപയോഗിച്ച് അവൻ നിഷേധിക്കും. അതാരാണ് പറയുന്നു? അത് ആസുരനാണ്, ആസുരബുദ്ധിയാണ്. അവനോട് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഇനി ഒരു യുക്തിവാദിയോട് നമ്മൾ യുക്തിവാദം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അസുരനാകാതെ രക്ഷയില്ല. ഇതെല്ലാം കളയേണ്ടി വരും. കാരണം ആസുരബുദ്ധിയെ സ്വീകരിക്കേണ്ടി വരും. കാരണം ആസുരബുദ്ധി കൊണ്ടല്ലേ ആസുരബുദ്ധിയെ നശിപ്പിക്കാൻ പറ്റും, മുള്ളു കൊണ്ടല്ലേ മുള്ളെടുക്കാൻ പറ്റും. അതിന് ഈ സാത്വികമായ ഈ മാർഗത്തേക്ക് വെടിയേണ്ടി വരും. അതിൽ പോകുന്നതിലും നല്ലത് എന്താണ്? ഇത് അസുരനാണ് എന്ന് വിചാരിച്ച് അവിടെ ഉദാസീനനാകുകയാണ് നല്ലത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇത്തരക്കാരൻ ഞാൻ കൈകാര്യം ചെയ്തോളാം, ഇവനെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയും എന്നാണ് പറയുന്നത്. അല്ലാതെ ഇവൻ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നന്നാവും, തൽക്കാലം നന്നാകത്തില്ല. ഭഗവാൻ ഇത്രയും ക്രൂരനാണോന്ന് ചോദിക്കും. ഇത് കഴിഞ്ഞിട്ട് അവസാനം പറയും ഇവരെ നരകത്തിലറിയും. ഭഗവാൻ എന്താ ഇത്രയും വലിയ ക്രൂരനായിരിക്കുന്നു? പറയുന്നത് അവന് നന്നാക്കണമെങ്കിൽ അവിടെ പോയിട്ട് തിരിച്ചു വന്നാലേ പറ്റൂ. അവിടെ പോയി തിരിച്ചു വരുമ്പോൾ അവനൊരു പാഠം പഠിക്കും, അപ്പോൾ പറയുന്നത് ചെയ്യിക്കൊള്ളും, അവനെ നേരം വഴിക്ക് നയിക്കും എന്നാണ്. അതുകൊണ്ട് ഇവിടെ ആ അസുരന്മാരുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇതിൽ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് പലർക്കും യുക്തിവാദികളുടെ ഭയമാണ്. യുക്തിവാദി എങ്ങനെ നേരിടും? അതിന് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ, ഇയാൾ യുക്തി കൊണ്ട് ഈശ്വരനെ നിലനിർത്താൻ പോകുന്നു എന്ന് അയാൾ ധരിച്ചിരിക്കുന്നത്. ഈശ്വരന്റെ അസ്തിത്വം യുക്തിവാദത്തിലൂടെ സമർത്ഥിച്ച് ഈശ്വരന്റെ നിലയെ ഭദ്രമാക്കി പിന്നെ ഈശ്വരനെ ആരാധിക്കാമെന്ന് ആരും കരുതണ്ട. ഈശ്വരന്റെ കാര്യമെല്ലാം ഈശ്വരന് നോക്കാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി. അതുതന്നെയാണ് അത്തരക്കാരെ ഭഗവാനും ഭാഷ്യക്കാരനും അസുരന്മാരും കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുന്നു. അത് വിട്ടേക്കുക. നാസ്യ ധർമാധർമ്മോ പ്രതിഷ്ഠാതോ അപ്രതിഷ്ഠം. ഇവിടെ ഈശ്വരനില്ല, ഈശ്വരന്റെ നിയമങ്ങളില്ല, ഈശ്വരന്റെ നിയമത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ധർമാധർമ്മ വ്യവസ്ഥകളില്ല എന്ന് കരുതി ജഗത് അനീശ്വരമാകും, ഈ ജഗത്തിലൊരു ഈശ്വരനില്ല എന്ന് കരുതുന്നു എന്നാണ്. അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതം കിമന്യത് കാമഹൈതുകം. ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യാ നഷ്ടാത്മാനോൽപബുദ്ധയാ പ്രഭവന്ത്യുഗ്രകർമാണാ ക്ഷയായ ജഗതോ ഹിതാഃ കാമം ആശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദന്യതാഃ മോഹാൻ ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേ ശുചിവ്രതാഃ ചിന്താം അപരിമേയാം ച ലയാന്താം ഉപാശ്രിതാഃ കാമോപഭോഗപരമാ ഏതാവതിതി നിശ്ചിതാഃ ആശാപാശശതൈർബദ്ധാ കാമക്രോധപരായണാഃ ഈഹന്തി കാമഭോഗാർത്ഥം അന്യായേനാർത്ഥസഞ്ജയാൻ ഇദം അദ്യ മയാ ലബ്ധം ഇദം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തീതമഭിമേ ഭവിഷ്യതി പുനർദനം. അസോ മയാഹത ശത്രു ഹനിഷ്യേ ചാപരാനപി ഈശരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോ അഭിജനവാൻ അസ്മി കോന്യോസ്തി സദൃശോ മയാ യക്ഷേ ദാസ്യാമി മോദിഷ്യ ഇത്യജ്ഞാന വിമോഹിതാഃ അനേക ചിത്ത വിഭ്രാന്താ മഹജാല സമാവ്രതാഃ പ്രസക്താ കാമഭോഗേഷു പതന്തി നരകേഷു ചൗ ആത്മസംഭാവിതാ സ്തബ്ധാ ധനമാനമദന്വിതാഃ യജന്തേ നാമ യജ്ഞൈസ്തേ ദംഭേനാമിധിപൂർവകം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാം ആത്മപരദേഹേഷു ദിഷന്തോഭ്യസൂയകാഃ താൻ അഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാൻ ആസുരീഷ്വേവ യോനിഷു ആസുരീം യോനിമാപന്നാ മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യധമാം ഗതിം ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനാ കാമക്രോധസ്തഥാ ലോഭ തസ്മാദേതത്രയം ത്യജേത് ഏതൈർവിമുക്ത കൗന്ദേയ തമോദ്വാരൈ സ്ത്രീഭിർനരഃ ആചരത്യാത്മനശ്രേയ തതോ യാതി പരാം ഗതിം യ ശാസ്ത്രവിധിമുസൃജ്യ വർത്തതേ കാമകാരത ന സ സിദ്ധിം അവാപ്നോതി ന സുഖം ന പരാം ഗതിം തസ്മാത് ശാസ്ത്രം പ്രമാണം ദേ കാര്യവ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി.